ശ്രീമദ്ഭഗവത്ഗീത പതിനേഴാമധ്യായം പതിനഞ്ചാം ശ്ലോകം. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്യത് സ്വാധ്യായാഭ്യസനം ചെയ്യുക വാങ്മയം തപ ഉച്യതേ. അനുദ്വേഗകരം പ്രാണിനാം അദുഃഖകരം വാക്യം അതിനെ വ്യാഖ്യാനിക്കുന്നു. അനുദ്വേഗകരം പ്രാണിനാം അദുഃഖകരം, പ്രാണികൾക്ക് മറ്റുള്ളവർക്ക് ദുഃഖം ഭയം തുടങ്ങിയവൊന്നും ഉണ്ടാക്കാത്ത വാക്യമായിരിക്കണം നമ്മൾ പ്രയോഗിക്കേണ്ടത്. മറ്റുള്ളവരോട് ആശയവിനിമയത്തിന് വേണ്ടി പ്രയോഗിക്കുന്ന വാക്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ദുഃഖത്തെ ഉണ്ടാക്കരുത്. മാത്രമല്ല അത് സത്യം പറയുന്ന സത്യമായിരിക്കണം. യഥാ ദുഷ്ടാർത്ഥ വചനം, അതാണ് സത്യവചനം. നമ്മൾ കണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞത് അനുഭവിച്ചത് എങ്ങനെയോ അതുപോലെ തന്നെ പറയുക, അത് സത്യം, സത്യവാക്. പ്രിയഹിതം ച, പ്രിയവും ഹിതവും ആയിരിക്കണം. പ്രിയഹിതത്തിന് പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഇവിടെ ഭാഷ്യകാരം പറയുന്നത് ദൃഷ്ട അദൃഷ്ടാർത്ഥ. ദൃഷ്ടമായ പ്രയോജനത്തോടു കൂടിയത് പ്രിയവും അദൃഷ്ടമായ പ്രയോജനത്തോടു കൂടിയത് ഹിതവും, അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. പ്രിയം കേൾക്കുന്നതിന് സുഖമുള്ളത്, ഹിതം ഭാവിയിൽ സുഖമായി തീരുന്നത്, അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് പ്രത്യക്ഷമായ ഫലമുള്ളത് പ്രിയവാക്ക്, അദൃഷ്ടമായ ഫലമുള്ളത് ഹിതവാക്ക്. അദൃഷ്ടമായ ഫലമുള്ളത് എന്ന് പറയുമ്പോൾ സ്വർഗാദികളെ കുറിച്ചും മറ്റും പറയുന്നത്, അതിന്റെ ഫലം പ്രത്യക്ഷമുണ്ടല്ലോ. അങ്ങനെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു. അനുദ്വേഗകരത്വാദിഭിർധർമ്മേഹി വാക്യം വിശേഷ്യത. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാക്യത്തിന്റെ വിശേഷണങ്ങളാണ്, ബാക്കി പറഞ്ഞിരിക്കുന്നതല്ല. അനുദ്വേഗകരം, സത്യം, പ്രിയഹിതം, സ്വാധ്യായാഭ്യസനം, ഇതെല്ലാം വാക്യത്തിന്റെ വിശേഷണങ്ങളാണ്. എന്നുവെച്ചാൽ ഇതെല്ലാം ചേർന്നിരിക്കണം വാക്യം. വിശേഷണധർമ്മ സമുച്ചയാർത്ഥ ച ശബ്ദ. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ച, അവിടെ ഒരു ച ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത് സമുച്ചയാർത്ഥത്തിലാണ്. അതായത് വാക്യത്തിന്റെ വിശേഷണങ്ങളായി ഈ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇവയെ സമുച്ചയിക്കണം. എന്നുവെച്ചാൽ ഇതെല്ലാം കൂടിച്ചേർന്നതാണ് വാക്യം എന്ന് പറയണം. അല്ലാതെ അനുദ്വേഗകരമായ വാക്യം അങ്ങനെ വന്നു, സത്യമായ വാക്യം അങ്ങനെ പിരിച്ചു മനസ്സിലാക്കാൻ പാടില്ല. എന്നുവെച്ചാൽ സത്യമായിരിക്കണം എന്നാൽ പ്രിയമായിരിക്കണമെന്നില്ല, പ്രിയമായിരിക്കുന്ന വാക്യം സത്യമായിരിക്കണമെന്നില്ല, അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല. മറിച്ച് അത് സത്യവും പ്രിയവും ഹിതവും എല്ലാം ആയിരിക്കണം ഒരു വാക്യം. ഇതാണ് സമുച്ചയം എന്ന് പറയുന്നത്. അപ്പോ ഈ പദങ്ങളെല്ലാം സമുച്ചയിച്ച്, ഈ വിശേഷണങ്ങളെല്ലാം സമുച്ചയിച്ച് കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് വാക്യത്തിന്റെ വിശേഷണവുമായിട്ട് അന്വയിക്കണം. അപ്പോൾ ഒരു വാക്യത്തിൽ ഇതെല്ലാം കൂടിയേ തീരുമെന്ന് വരും എന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. അത് സത്യവും പ്രിയവും ഹിതവും എല്ലാം ആയിരിക്കണം. അത് എടുത്തു പറയുന്നതിന് വേണ്ടിയിട്ടാണ് സമുച്ചയാർത്ഥത്തിലുള്ള ച ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. അത് വിശദീകരിക്കുന്നു. ആ ച ശബ്ദത്തിന്റെ പ്രയോജനം പറയുകയാണ്. പരപ്രത്യയനാർത്ഥം പ്രയുക്തസ്യ വാക്യസ്യ സത്യ പ്രിയ ഹിത അനുദ്വേഗരത്വാനാം അന്യതമേന ദ്വാഭ്യാം ത്രിഭർവാവിഹീനത സ്യാദ്യതി നതദ് വാങ്മയം തപഃ. പരപ്രത്യയനാർത്ഥം പ്രയുക്തസ്യ വാക്യസ്യ, ഒരു വാക്യം നമ്മൾ പ്രയോഗിക്കുന്നത് മറ്റൊരാൾക്ക് വാക്യാർത്ഥ ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. പരപ്രത്യയനം എന്ന് പറഞ്ഞാൽ പരബോധം. നമ്മൾ വാക്യങ്ങൾ പ്രയോഗിക്കുന്നത് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ബോധമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്, ആശയത്തെ വിനിമയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു വാക്യം ഉപയോഗിക്കുമ്പോൾ അതിൽ ഈ സത്യം പ്രിയ ഹിത അനുദ്യോഗരത്വം എന്ന് പറയുന്ന ഇവയിൽ അന്യതമേന ദ്വാഭ്യാം ത്രിഭ വിഹീനതാസ്യാ, ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അതിന് വാങ്മയം തപ എന്ന് പറയാൻ കഴിയത്തില്ല. ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്മയം തപസ്സല്ല എന്നർത്ഥം. ഒരു വാക്യത്തിൽ ഇതെല്ലാം വേണം എന്ന് നിർബന്ധമായിട്ട് പറയുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണോ സത്യമായിരുന്നാൽ മതി വാക്യം, മറ്റുള്ളവർക്ക് പ്രിയമായിരിക്കണമെന്നില്ല. ചില പറയാറുണ്ടല്ലോ ഞാൻ സത്യം പറയും, മറ്റുള്ളവരുടെ പ്രിയമാണോ എന്ന് നോക്കാറില്ല. ചില അങ്ങനെയല്ല, പ്രിയം പറയും അതിനുവേണ്ടി അസത്യവും പറയും. അത് പോരാ എന്നാ പറയുന്നത്, ഇതിൽ ഒന്നു പോലും കുറയാൻ പാടില്ല. ഇതെല്ലാം ഒരുമിച്ച് വന്നാലേ അതിനെ വാങ്മയം തപസ് എന്ന് പറയാൻ കഴിയൂ എന്ന് വ്യക്തമായി പറയുകയാണ്. തഥാ സത്യവാക്യസ്യ ഇതിരേഷാം അന്യതമേന ദ്വാഭ്യാം ത്രിഭിർവാ വിഹീനതായാം ന വാങ്മയ തപസ്ത്വം. ഇപ്പോ ഒരാൾ പറയുന്ന സത്യവാക്യം അയാൾ സത്യമേ പറയത്തുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഇതിരേഷാം അന്യതമേന, ഈ ബാക്കി പറഞ്ഞിരിക്കുന്ന ദ്വാഭ്യാം ത്രിഭിർവാ വിഹീനതായാം, ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ കുറഞ്ഞു കഴിഞ്ഞാൽ ന വാങ്മയം തപഃ, അതിനെ വാങ്മയമായ തപസ്സെന്നും പറയാൻ കഴിയില്ല. ചുരുക്കത്തിൽ ഇതെല്ലാം ചേർന്നിരിക്കണം. സത്യവുമായിരിക്കണം, പ്രിയവുമായിരിക്കണം, ഹിതവുമായിരിക്കണം, ഭയദുഃഖങ്ങളെയൊന്നും ഉണ്ടാക്കുകയും ചെയ്യരുത്. അത് വിശദീകരിക്കുകയാണ്. തഥാ പ്രിയവാക്യസ്യ അഭി ഇതിരേഷാം അന്യതമേന ദ്വാഭ്യാം ത്രിഭിർവാ വിഹീനസ്യ ന വാങ്മയ തപസ്ത്വം. സത്യവാക്, അതെങ്ങനെയാണോ മറ്റ് ഉള്ളത് കൂടാതിരിക്കുമ്പോൾ അത് തപസ്സാകാത്തത്, അതുപോലെ തന്നെ പ്രിയവാക്യം ഓരോന്നും എടുത്തു പറയുന്നു. പ്രിയവാക്യം പറയുമ്പോഴും മറ്റുള്ളത് അതിനോട് ചേരാതിരുന്നു കഴിഞ്ഞാൽ, സത്യവും ഹിതവും മറ്റും, അത് വാങ്മയ തപസ്സല്ല. അതുപോലെ തന്നെ തഥാ ഹിതവാക്യസ്യാപി, ഹിതവാക്യം ഒരാൾ പറയുകയാണ്, ഇതിരേഷാം അന്യതമേന ദ്വാഭ്യാം ത്രിഭ്രുവാവ്യക്തസ്യ, മറ്റുള്ളത് ചേരാതിരുന്നു കഴിഞ്ഞാൽ, മറ്റുള്ള ഒന്നോ രണ്ടോ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ന വാങ്മയ തപസ്തും, അതും വാങ്മയ തപസ്തം എന്ന് ഓരോന്നും എടുത്തെടുത്ത് പറയണം. സത്യം വാക്ക് പറയുമ്പോൾ മറ്റ് പ്രിയഹിതങ്ങൾ വേണം, പ്രിയ വാക്ക് പറയുമ്പോൾ അതിൽ സത്യവും ഹിതവും വേണം, ഹിത വാക്ക് പറയുമ്പോൾ അതിൽ സത്യവും പ്രിയവും വേണം. അപ്പോൾ അതിന് അതെങ്ങനെ സംഭവിക്കും? അതിന് ഭാഷകാരൻ പറഞ്ഞു, ഇവിടെ ചിലർ വ്യാഖ്യാനിച്ചിരിക്കുന്ന പ്രിയം എന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ സുഖമുണ്ടായിരിക്കണം, ഹിതമെന്ന് പറയുമ്പോൾ കാലാന്തരത്തിൽ അത് സുഖമായി തീരും എന്നാ സത്യവുമായിരിക്കണം. ഭാഷകാരൻ അങ്ങനെയല്ല പറയുന്നത്, അത് സത്യമായിരിക്കണം, ഭയത്തെ ഉണ്ടാക്കരുത്, അതേസമയം ദുഷ്ടമായ ഫലം അതാണ് പ്രിയം, അല്ല കേൾക്കുമ്പോൾ സുഖം ഉണ്ടായിരിക്കണം എന്നുള്ള അർത്ഥമല്ല പ്രിയത്തിനിവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കുന്ന സമയത്ത് അതിൽ സുഖമാണോ ദുഃഖമാണോ എന്നുള്ള അർത്ഥം, നമ്മൾ ആ വാക്യത്തിന്റെ അർത്ഥം ഇങ്ങനെ തോന്നുന്നു, അത് പ്രിയവും ഹിതവുമായിരിക്കും. പ്രിയം എന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ സുഖം ഉണ്ടായിരിക്കും എന്ന് പറയുന്നില്ല ഭാഷകാരൻ. ദുഷ്ടമായ പ്രയോജനം ഉണ്ടായിരിക്കണമെന്ന് ഹിതം, അദുഷ്ടമായ പ്രയോജനവും ഉണ്ടായിരിക്കണം. അപ്പൊ അത് സത്യമായിരിക്കണം, ദുഃഖത്തെ ഉണ്ടാക്കരുത്, ദുഃഖത്തെ ഉണ്ടാക്കുന്നതായിരിക്കരുത്, അതാണ് വാങ്മയമായ തപസ് എന്ന് പറയുന്നത്. അതല്ലാതെ പ്രിയഹിതം എന്ന് പറയുന്നതിന് അതിന്റെ വാച്യാർത്ഥം പ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ സുഖമുള്ളത്, ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സുഖത്തെ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സത്യവുമായി യോജിക്കത്തില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അങ്ങനെ അർത്ഥം പറഞ്ഞത്. അത് ദുഷ്ടവും അദുഷ്ടവുമായ അർത്ഥത്തോട് കൂടിയതായിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രിയവും ഹിതവും എന്ന് പറയുന്ന അതിന്റെ വാച്യാർത്ഥത്തെ ഇവിടെ വിട്ടുകഴിഞ്ഞാൽ മാത്രമേ ഈ വാങ്മയം തപസ് എന്ന് പറയുന്നത് പ്രായോഗികമായി അനുഷ്ഠിക്കാൻ കഴിയും. ഈ വാങ്മയ തപസ്സിനെ കുറിച്ച് ഇതേ രീതിയിൽ മഹാഭാരതത്തിൽ മറ്റു പല ഭാഗങ്ങളിലും ഇതുപോലെ വരുന്നുണ്ട്. തപസ്സുകളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം അല്പസ്വല്പ വ്യത്യാസത്തോടുകൂടി ഇത് ആവർത്തിക്കുന്നുണ്ട്. ഈ പ്രിയഹിതങ്ങളുടെ വാച്യാർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇത് അസാധ്യമായി തീരുമെന്നുള്ളത് കൊണ്ടാണ് ഇതിന് ദുഷ്ടാദുഷ്ട പ്രയോജനം എന്ന് പറയുന്നത്. കിം പുന തത്തപ സത്യം വാക്യം അനുദ്യോഗരം പ്രിയം ഹിതം ച യത്തത് പരമം തപോ വാങ്മയം യഥാ. സത്യമായ വാക്യം ഭയത്തെ ഉണ്ടാക്കാത്തത്, പ്രിയഹിതമായിരിക്കുന്നത്, അങ്ങനെയുള്ള പരമമായ തപസ്, വാങ്മയമായ തപസ് യഥാണ്. അതിന് ഒരു ഉദാഹരണം പറയുന്നു, ശാന്തോ ഭവവത്സ, ശാന്തനായിരിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അത് ഭയത്തെ ഉണ്ടാക്കുന്നില്ല, ദുഃഖത്തെ ഉണ്ടാക്കുന്നില്ല. സ്വാധ്യായം യോഗം ച അനുതിഷ്ഠ. അപ്പോ ദുഷ്ടമായ പ്രയോജനത്തെ കുറിച്ച് പറയുകയാണ് ശാന്തം. ശാന്തി എന്ന് പറയുന്നത് പ്രത്യക്ഷമായ ഫലമാണ്, അതുകൊണ്ടത് പ്രിയമായി. സ്വാധ്യായം യോഗം ച അനുതിഷ്ഠ, സ്വാധ്യായ യോഗങ്ങളുടെ ഫലം. സ്വാധ്യായം എന്ന് പറയുന്നത് വേദം, വേദത്തിനാണ് സ്വാധ്യായം എന്ന് പറയുന്നത്, വേദശാഖ. അത് അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ വേദാധ്യയനം ചെയ്യുക. അദൃഷ്ടവും അദൃഷ്ടവുമായ ഫലമുള്ളതാണ് യോഗത്തെ അനുഷ്ഠിക്കുക. യോഗം എന്നുള്ളതിന് കർമ്മം എന്നുള്ള അർത്ഥമുണ്ട്, അല്ല ആധ്യാത്മിക യോഗം എന്നുള്ള അർത്ഥമുണ്ട്. രണ്ടായാലും അതിനും ദുഷ്ടവും അദുഷ്ടവുമായിട്ടുള്ള ഫലമുള്ളതാണ്. സത്യവുമാണ്, കാരണം തഥാ തേ ശ്രേയോ ഭവിഷ്യതി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ശ്രേയസ് ഉണ്ടാകും, അത് സത്യമാണ്. അപ്പോ ഭയത്തെ ഉണ്ടാക്കുന്നില്ല, സത്യമാണ്, പ്രിയഹിതവുമാണ്, ദുഷ്ടവും അദുഷ്ടവുമായ ഫലത്തോടു കൂടിയതാണ്. അതാണ് വാങ്മയമായ തപസ് എന്ന് പറയുന്നത്. സ്വാധ്യായ അഭ്യസനം ചെയ്യൂ. യഥാവിധി വാങ്മയം തപോയിച്ചത്, അതല്ലാതെ പ്രിയഹിതങ്ങൾക്ക് നമ്മൾ സാധാരണ ധരിച്ചു വച്ചിരിക്കുന്ന അർത്ഥമാണെങ്കിൽ അങ്ങനെ ഒരു വാക്യം പ്രയോഗിക്കുക എന്ന് പറയുന്നത് അസംഭവമാണ്. സാധാരണ എല്ലാ വ്യാഖ്യാനങ്ങളും ശ്രദ്ധിക്കാതെ പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ പറയുന്ന വാക്യം പ്രിയമായിരിക്കണം, സത്യമായിരിക്കണം, അത് സംഭവിക്കുന്ന കാര്യമല്ല. കാരണം സത്യം ആണ് പറയണമെന്ന് നമുക്ക് നിർബന്ധം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും പ്രിയമാകത്തില്ല, വ്യവഹാരികമായി പ്രിയമാകത്തില്ല. ഒരാൾ വിരൂപനാണ്, നമുക്ക് സത്യം പറയാൻ പറ്റത്തില്ല. പ്രിയം പറയുകയാണെങ്കിൽ സുന്ദരനെന്ന് പറയേണ്ടി വരും. അതുപോലെ മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും, ഒരു ചിത്രകാരനാണ് ചിത്രം വരയ്ക്കുന്നത്, ചിത്രം മോശമാണെങ്കിൽ നമുക്ക് എന്താണ് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ നല്ലതെന്ന് പറയണം, മോശത്തെ എങ്ങനെ നല്ലതെന്ന് പറയാൻ പറ്റും? പാട്ടുപാടുന്നു. അങ്ങനെ നമ്മുടെ ദൈനംദിന വ്യവഹാരങ്ങളിലെല്ലാം സത്യത്തെയും പ്രിയത്തെയും യോജിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. പിന്നെ അവിടെ ഒന്ന് നമുക്ക് ചെയ്യാം, എന്താണോ നബ്രുയാ സത്യം അപ്രിയം. ചാണക്യന്റെ നീതി അനുസരിച്ച് വർത്തമാനം പറയാം. അത് ചാണക്യനീതിയാണ്. എന്താണ് അപ്രിയമായ സത്യങ്ങൾ പറയരുത്? അത് നീതിശാസ്ത്രത്തിന്റെയാണ്, ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ഉപദേശമുണ്ട്, അത് വേറെയാണ്. അപ്പോൾ ഒരു വ്യവഹാര മര്യാദ നമുക്ക് പാലിച്ച് ആൾക്കാരുമായിട്ടുള്ള സൗഹൃദത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് അസത്യം പറയാതിരിക്കാം. അതുകൊണ്ട് പിന്നെ അപ്രീതി വരുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രിയത്തിന് പ്രിയമെന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സത്യം പറയാൻ കഴിയാതെ വരും. അതുകൊണ്ട് പ്രിയം എന്നുള്ളതിന് ആ അർത്ഥം ഭാഷകാരൻ വിട്ടുകളഞ്ഞു, അങ്ങനെ ഒരു അർത്ഥമേ പറഞ്ഞില്ല. മറിച്ച് ദുഷ്ടമായ പ്രയോജനമുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല, എന്തും പറയാം. ദുഷ്ടമോ അദുഷ്ടമോ ആയ പ്രയോജനമുള്ളതാണ് പ്രിയഹിതങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് സത്യം പറയാം. എന്തായാലും പറയുന്നതിന് എന്തെങ്കിലും പ്രയോജനം കാണുമല്ലോ. അതുകൊണ്ട് ആ രീതിയിലേ എടുക്കാൻ പറ്റൂ. എന്നാലും ഇനി പ്രിയഹിതങ്ങളെന്നുള്ള വാച്യാർത്ഥത്തെ എടുത്തു തന്നെ വ്യാഖ്യാനിക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഭാഷകാരൻ അത് ബുദ്ധിപൂർവം അതങ്ങ് ഒഴിവാക്കി. അങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെ വ്യാഖ്യാനിക്കും? സത്യവുമായിരിക്കണം, പ്രിയഹിതവുമായിരിക്കണം എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമ്മുടെ വ്യവഹാരത്തിൽ, നമ്മുടെ സാധാരണ വ്യവഹാരത്തിലുള്ള ശബ്ദപ്രയോഗങ്ങൾ ഉദ്ദേശിച്ചല്ല ഇത് പറയുന്നതെന്ന് പറയേണ്ടി വരും. നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിലുള്ള നമ്മുടെ സംഭാഷണത്തിൽ ഒരിക്കലും സത്യത്തെയും പ്രിയത്തെയും യോജിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ അത് അപ്രിയമായിരിക്കും. പറയാതിരിക്കുക എന്നുള്ള ഒരൊറ്റ വഴിയേ അവിടെയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പ്രിയഹിതങ്ങൾക്ക് വാച്യാർത്ഥത്തെ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ദൈനംദിന വ്യവഹാരങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല എന്ന് തന്നെ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കാൻ സൗകര്യമുണ്ട്. എന്തുകൊണ്ട്? ഇത് ഒരു ആധ്യാത്മിക സന്ദർഭത്തിൽ പറയുകയാണ്. തപസ്സെന്ന് പറയുന്നത് ആധ്യാത്മിക സാധനയാണ്. അപ്പോൾ ഒരു ആധ്യാത്മിക സാധനയെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് പറയുന്ന ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ഇത് കേവലം ഒരു ആധ്യാത്മികമായ വ്യവഹാരത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നാണെന്ന് പറയാം. കാരണം പ്രിയമല്ലാത്ത സത്യങ്ങൾ ഭഗവാനും പറയുന്നുണ്ട് ഇവിടെ. അതെങ്ങനെ വാങ്മയം തപസാവും? കാരണം പലയിടത്തും പറയുന്നു മൂഢാ ജന്മനി ജന്മനി മാമാപ്രപ്യവ കൗന്ദേയ. എന്നെല്ലാം പറയുന്നത് മൂഢ എന്നെല്ലാം പറയുന്നത് അപ്രിയമാണ്. ആരെങ്കിലും മൂഢനെന്ന് വിളിച്ചാൽ അവർക്ക് പ്രിയമാകത്തില്ല. പക്ഷെ പറയുന്നത് എന്താണ്? മൂഢനെന്ന് വിളിക്കുന്നു, അത് അപ്രിയമായ കാര്യമാണ്. ക്ഷിപാമി അജസ്ര അസുരം, ഞാൻ ആസുര യോനികളിൽ അവരെ തള്ളിയിടുന്നു എന്ന് പറയുന്നു, അത് ആർഹ പ്രിയമുള്ളത്? അതൊക്കെ അപ്രിയമാണ്, എന്നാ സത്യമാണ്. അപ്പൊ ഭഗവാൻ പോലും എന്ത് ചെയ്യുന്നു? അപ്രിയമായ സത്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വാങ്മയമായ തപസ് താൻ തന്നെ ഉപദേശിച്ചതിന് ഭഗവാൻ വിരുദ്ധമായി പറയുന്നു എന്ന് പറയാൻ പറ്റുമോ? അപ്രിയമെന്നുള്ളതിന്റെ വാച്യാർത്ഥത്തെ എടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ, കാരണം മൂർഖൻ മൂഢൻ എന്നെല്ലാം പറയുന്നത് സംസ്കൃതത്തിൽ വളരെ മോശമായ ശബ്ദങ്ങളാണ്. ഒരാളുടെ പ്രിയം ശ്രുതി സുഖം എന്നാണ് പ്രിയത്തിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. കേൾക്കാൻ സുഖമുള്ളതെന്ന് പറഞ്ഞാൽ ഇതാർക്കാ കേൾക്കാൻ സുഖമുള്ളത്? തന്നെ മൂഢനെന്നും മൂർഖനെന്നും വിളിച്ചു കഴിഞ്ഞു. അപ്പൊ അത് വാഗ്മയമായ തപസ്സല്ലല്ലോ. പിന്നെ ഭഗവാൻ തന്നെ വാഗ്മയമായ തപസ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രയോഗിച്ചിരിക്കുന്നത് താൻ പറഞ്ഞതിന് യോജിക്കാത്തതെന്ന് വരും. അങ്ങനെ നിരവധി സന്ദർഭങ്ങളുണ്ട്. അർജുനോട് പറയുന്നു, ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നീ നശിക്കും. നമ്മൾ ആരോ എങ്കിലും നശിക്കുമെന്ന് പറയുന്നത് ശപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് തൊലഞ്ഞു പോകട്ടെ, ആർക്കാണ് അത് കേൾക്കാൻ സുഖമുള്ളത്? അതിനെ പ്രിയവാക്കെന്ന് പറയാൻ പറ്റുമോ? വിനംക്ഷ്യസി, ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നീ നശിക്കും എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ അത് പ്രിയമാണ്, പ്രിയമല്ല, എന്നാൽ സത്യമാണ്, പറയുന്നത് സത്യമാണ്. അപ്പോ ഭഗവാനും സത്യം പറയുന്നിടത്ത് പ്രിയം നോക്കാറില്ല. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ വാങ്മയമായ തപസ്സാകും? അപ്പൊ അവിടെ നമ്മൾ പ്രിയമെന്നുള്ളതിന് എന്താണ് എന്താണ് മറ്റൊരർത്ഥത്തെ കൽപ്പിക്കേണ്ടി വരും. അതായത് അങ്ങനെ പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇത് ആധ്യാത്മിക സന്ദർഭത്തിലേക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്, നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിന് വേണ്ടി പറയുന്നതല്ല. ദൈനംദിന വ്യവഹാരത്തിൽ സത്യവും പ്രിയവും യോജിപ്പിക്കാൻ കഴിയത്തില്ല, അങ്ങനെ സംസാരിക്കാൻ ആർക്ക് സാധ്യമല്ല. പ്രിയം പറഞ്ഞാൽ അത് അസത്യമായിരിക്കും. പക്ഷെ ആധ്യാത്മിക സന്ദർഭത്തിൽ ഒരു ഗുരുവിനെ ശിഷ്യനോട് പറയാം, അങ്ങനെ സത്യവും അപ്രിയവുമായ കാര്യങ്ങൾ പറയാം, അങ്ങനെ ഇത് യോജിപ്പിക്കാൻ പറ്റും. ഭഗവാൻ ഇവിടെ ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് ഉപദേശിക്കുമ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, പക്ഷെ അത് അപ്രിയവുമാണ്, അതങ്ങനെ പറയാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിയമായിരിക്കണമെന്നാണല്ലോ. ഫലത്തിലെന്താണ്? അപ്രിയങ്ങളെല്ലാം പ്രിയമാണ്. അപ്പൊ അപ്രിയമാണെന്ന് തോന്നുമെങ്കിലും ഫലത്തിലത് പ്രിയമാണ്. അപ്പൊ പ്രിയം എന്നുള്ളതിന്റെ വാച്യാർത്ഥം എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. എന്താണ് ഗുരുക്കന്മാരുടെ ഉപദേശം? നമ്മൾ സാധനം പറയുമല്ലോ, ആദ്യം കയ്ക്കും പിന്നീട് മധുരിക്കും എന്ന് പറയുന്ന അർത്ഥത്തിലെടുക്കണം. ആദ്യം ഒരു പക്ഷെ അഹിതമായി തോന്നും, പക്ഷെ കാലാന്തരത്തിൽ അത് ഹിതമായി തീരും. അപ്പോൾ അവിടെ പ്രിയഹിതങ്ങൾ സത്യത്തിനോടുകൂടി ചേരുന്നുണ്ട്, ഗുരുക്കന്മാരുടെ വാക്യങ്ങൾ. അതും ഗുരുക്കന്മാരെ ശിഷ്യന്മാരെ ഉപദേശിക്കുമ്പോൾ അത് ശിഷ്യൻ പറയും അത് അപ്രിയമാണല്ലോ എന്ന് പറയും. അപ്രിയമല്ല, പ്രിയത്തെ അവൻ അപ്രിയമായി തെറ്റിദ്ധരിക്കുക ചെയ്യുന്നു. അത് അപ്രിയമായി തോന്നുന്ന എന്താണ്? ശിഷ്യന്റെ ഭ്രാന്തിയാണ്. വാസ്തവത്തിൽ ഗുരു പറയുന്ന വാക്യം എന്താണ്? അത് സത്യവും പ്രിയവും തന്നെയാണ്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ശിഷ്യന്റെ പ്രിയം മാത്രമേ ഉള്ളൂ, അല്ല ശിഷ്യന്റെ അപ്രിയം ഗുരുവിന്റെ ലക്ഷ്യത്തിലില്ല. പക്ഷേ ശിഷ്യനതിനെ എങ്ങനെ ധരിക്കുന്നു? അപ്രിയമായി ധരിക്കുന്നു. കൃത്യമായി രാവിലെ ലളിതാ സഹസ്രനാമം ചൊല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവൻ അപ്രിയമാണ്. അപ്പോ അവിടെ ഗുരു എന്താണ് സത്യവും പ്രിയവുമാണോ പറയുന്നത്? എനിക്ക് അപ്രിയമല്ലേ സുഖമായി ഉറങ്ങേണ്ട സമയത്ത് അത് അപ്രിയത്തെ അല്ലേ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണത്? പ്രിയത്തിലുള്ള അപ്രിയ ഭ്രാന്തിയാണ്. വാസ്തവത്തിൽ അത് പ്രിയമാണ്. എന്താണ് ഗുരുവിന്റെ താല്പര്യം? എന്താണ് ശിഷ്യന്റെ ക്ഷേമം? ശിഷ്യന്റെ ക്ഷേമം എന്ന് പറയുമ്പോൾ എന്താണ്? ആധ്യാത്മികമായ അനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായി ചെയ്യുക. പക്ഷേ പ്രിയത്തിൽ ഒരാൾക്ക് അപ്രിയ ഭ്രാന്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ശിഷ്യൻ കരുതുന്ന എന്താണ്? എന്റെ സ്വസ്ഥത സുഖം അതിനെയൊക്കെ ഗുരു നശിപ്പിക്കുന്നു, അതുകൊണ്ട് ഇതെനിക്ക് അപ്രിയമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനനുസരിക്കാൻ വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു, നീരസം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്നു. അതെന്താണ്? പ്രിയത്തിൽ അപ്രിയ ഭ്രാന്തി. അപ്പോ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, രജ്ജുവിനെ കണ്ടിട്ട് സർപ്പമാണെന്ന് ഭ്രമിച്ചു, അതുകൊണ്ടൊരിക്കലും രജ്ജു സർപ്പമാകുന്നില്ല. അതുപോലെ പ്രിയത്തെ ഒരാൾ അപ്രിയമായി ധരിക്കുന്നതുകൊണ്ട്, ഭ്രമിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ സംശയിക്കുന്നതുകൊണ്ട് അതൊരിക്കലും അപ്രിയമാകുന്നില്ല. ഇപ്പൊ ഗുരുവാക്യം എന്ന് പറയുന്നത് എപ്പോഴും സത്യവും പ്രിയവും തന്നെയായിരിക്കും. എപ്പോ കേൾക്കുന്ന മാത്രമേ തന്നെ, എപ്പോഴാണോ ആ ശബ്ദം നമ്മുടെ ശ്രവണകൂടങ്ങളിൽ പതിയുന്നത് ആ സമയത്തും അത് പ്രിയം തന്നെയാണ്. പക്ഷെ നമ്മുടെ മനോമാലിന്യം കൊണ്ട് അന്ധക്കരണ ദോഷം കൊണ്ട് നമ്മളത് ഭ്രമിക്കുകയാണ്. എന്താണ് അത്? അപ്രിയമാണ് പറഞ്ഞത്. അപ്പോൾ ഗുരുവാക്യം എന്ന് പറയുന്നത് എന്താണ്? ഗുരു ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? അവിടെ മാത്രമേ ഇത് യോജിക്കത്തുള്ളൂ. എന്താണ് അനുദ്യോഗ ദുഃഖത്തെ ഉണ്ടാക്കുന്നതല്ല, ജീവിതത്തിന് പരമമായ കല്യാണത്തെ ഉണ്ടാക്കുന്നതാണ്. ഒരുപക്ഷേ ശിഷ്യൻ കരുതിയേക്ക് എന്താണ്? അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ്, രാവിലെ എഴുന്നേൽക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്നൊരു പക്ഷേ ശിഷ്യൻ കരുതിയേക്കാം. അതെന്താണ്? അത് ഭ്രാന്തിയാണ്, സത്യമല്ല. ഇവിടെ എന്താണ്? സത്യവാക്യത്തെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത് പറയുന്നുണ്ടല്ലോ സത്യം. അപ്പൊ ആ വാക്യത്തിൽ സത്യവും ചേരുന്നുണ്ട്. ശ്രോതാവ് എങ്ങനെ ഗ്രഹിക്കുന്നു എന്നതിനനുസരിച്ചല്ല ഈ വിശേഷണങ്ങളെ വാക്യത്തോട് യോജിപ്പിക്കേണ്ടത്, മറിച്ച് വക്താവ് എന്ത് പറയുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഭാഷ്യകാരൻ പറഞ്ഞല്ലോ എല്ലാ വിശേഷണങ്ങളും യോജിപ്പിച്ച് ഒരു വാക്യമായിരിക്കും. ഗുരു എന്താണ്? ശിഷ്യനോട് തന്റെ സാധനയിൽ അനുഷ്ഠാനത്തിൽ നിഷ്ഠയുള്ളവനായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അതവന് ഭയത്തെ ഉണ്ടാക്കിയ അതവന്റെ ഭ്രാന്തിയാണ്. ആ ഭ്രാന്തിയെ മാറ്റുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞ വാക്യം ഗുരുവാണ് പറഞ്ഞത്, ശിഷ്യനല്ല. ആ വാക്യം എങ്ങനെയുള്ളതാണ്? പരമാർത്ഥത്തിൽ അത് ഭയത്തെ ഇല്ലാതാക്കുന്നതാണ്, ആത്യന്തികമായി ആ ജീവന്റെ സംസാര ഭയത്തെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെ അത് യോജിക്കുന്നുണ്ട്, അനുദ്യോഗകരം. പിന്നെ സത്യമാണ് പറയുന്നത്, കാരണം സത്യത്തിന്റെ മാർഗത്തിലൂടെ ശിഷ്യനെ നടത്തുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് ഗുരു പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അതിനും പരമമായ ഒരു സത്യമില്ല, പ്രിയമാണ്. അവന് പ്രിയമായിരിക്കുന്നതാണ് പറയുന്നത്, കാരണം ആത്മീയ മാർഗത്തിൽ അവന് പ്രിയമായിരിക്കുന്ന ഇതാണ്, അവന്റെ സാധനയിലുള്ള നിഷ്ഠയാണ്, ഹിതമാണ്. അത് എക്കാലത്തേക്കും പ്രിയമാണ്, തൽക്കാലം മാത്രമല്ല. ഈ സമയത്തേക്ക് ഒരു പ്രഭാതത്തിലേക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല, അവന്റെ ജീവിതത്തിന് മുഴുവൻ കല്യാണത്തെ കൊടുക്കുന്നതിന് വേണ്ടി പറയുന്നതാണ്. അത് ഹിതവുമാണ്. ആധ്യാത്മികമായ ഉപദേശങ്ങൾ എല്ലാം ഏതുപദേശത്തെ ഏത് ഗുരുവിന്റെ ഉപദേശത്തെ എടുത്താൽ അവിടെയെല്ലാം നമുക്കിത് കാണാൻ പറ്റും. അനുദ്യോഗകരം, സത്യം, പ്രിയം, ഹിതം എന്ന് പറയുന്നു. അത് നേരത്തെ പറഞ്ഞല്ലോ ഭഗവാന്റെ ഉപദേശങ്ങളിൽ. ഭഗവാൻ ഇവിടെ പറയുന്നു എന്താണ്? മൂഢ എന്ന് വിളിക്കുന്നു. എന്തിനാ ഇത്ര വാക്പാരുഷ്യം? അത് പാടില്ലെന്നാ പറയുന്നു, സാധകന്മാർക്കത് പാടില്ല. പക്ഷെ ഭഗവാൻ ഏറ്റവും പരുഷമായ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ നിങ്ങൾക്കതിന്റെ ഗൗരവം അറിയത്തില്ല. സംസ്കൃതത്തിൽ അത് മഹാചീത്തയാണ്, മൂർഖ എന്നെല്ലാം വിളിക്കുന്നത്. സംസ്കൃതം അറിയാവുന്ന ഒരാളുടെ മുമ്പിൽ നിന്ന് അത് വിളിച്ചു കഴിഞ്ഞാൽ അടി ഉറപ്പാണ്. പക്ഷെ എന്നാലും ഭഗവാൻ അത്രയും ദുസ്സഹമായ വാക്കുകളെ പ്രയോഗിക്കുന്നു. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ കർണ കഠോരമായ എന്നൊക്കെ പറയുന്നു, അങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കാൻ പാടുണ്ടോ? അവിടെ തപസ്സുണ്ടോ എന്ന് ചോദിക്കും. എന്തുകൊണ്ട്? അത് ഭഗവാൻ പറയുന്നതും ഇതുപോലെയാണ്, ഭയത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പറയുന്നതല്ല, സത്യത്തെ പറയുന്നതാണ്. മൂഢതയെ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൂഢ എന്ന് പറയുന്നത്. തന്നിലിരിക്കുന്ന മൂഢതയെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ശിഷ്യൻ സ്വയം കരുതുന്നത് എന്താണ്? താൻ യോഗ്യനാണ്. അതൊരിക്കലും ഗുരുവിന്റെ വാക്യങ്ങൾ ഒരിക്കലും ശിഷ്യനെ നിന്ദിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഭഗവാന്റെ വാക്യം കൊണ്ട് ഒരിക്കലും നമ്മളെ മോശക്കാരനാക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് നിന്റെ ചിന്ത, നിന്റെ പ്രവൃത്തി, നിന്റെ വാക്ക് ഇതിലെല്ലാം ആവശ്യത്തിൽ കവിഞ്ഞ് മൂർഖതയുണ്ട്. അത് നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അത്രയെങ്കിലും സ്വീകരിക്കുന്നതിനുള്ള ഒരു പക്വത ഇല്ലെങ്കിൽ ആ വാക്യം കേൾക്കുന്നവന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല, അത്രയേ ഉള്ളൂ. വിശേഷിച്ചൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആ ഭഗവാന്റെ ഉപദേശങ്ങളിലും നിന്നെ നരകത്തിൽ തള്ളിയിടുമെന്ന് പറഞ്ഞാലും നശിക്കുമെന്ന് പറഞ്ഞാലും, നശിക്കുമെന്ന് പറയുന്ന എന്തുകൊണ്ട്? നീ നാശത്തിന്റെ വക്കിലാണ്, നിന്റെ ദോഷങ്ങൾ കൊണ്ട് നീ നാശത്തിന്റെ വക്കിലാണ്. അത് ശിഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ്, നീ നാശത്തിലേക്ക് എന്റെ വാക്കുകൾക്ക് നീ ചെവി കൊടുത്തില്ലെങ്കിൽ നീ നശിക്കും. അവിടെയെല്ലാം എന്താണ്? സത്യവും പ്രിയവും ഹിതവുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഇതിനെ മനസ്സിലാക്കണം. അല്ലാതെ അനുദ്യകരം വക്യം സത്യം പ്രിയഹിതം എന്ന് വെച്ചാൽ നാളെ മുതൽ നിങ്ങൾ വർത്തമാനം പറയുന്നിടത്തെല്ലാം ഇത് ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കേണ്ടി വരും. അല്ല വേറെ സംസാരിക്കാൻ ഒക്കത്തില്ല, അല്ലാതെ പറയാൻ പറ്റത്തില്ല. കാരണം സത്യം പറഞ്ഞാൽ പ്രിയമാകത്തില്ല, പ്രിയം പറഞ്ഞാൽ സത്യമാകത്തില്ല. അല്ലാതെ ഒരു സ്ഥലത്തും അത് യോജിക്കത്തില്ല. ഇത് കേവലം ആധ്യാത്മികമായ കാര്യങ്ങളിൽ മാത്രമേ ഇത് യോജിക്കത്തുള്ളൂ. വ്യവഹാരത്തിലേക്ക്, ലൗകിക വ്യവഹാരങ്ങളിലേക്ക് ഇതൊരിക്കലും അനുഷ്ഠിക്കാൻ കഴിയുകയില്ല. അതിന് ആരെങ്കിലും ഇത് പറയുകയാണ്, ഞാൻ സത്യവും പ്രിയവും പറയുന്നവനാണെന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ ആളിനൊന്ന് നേരിട്ട് കണ്ടാക്കൊള്ളാം. വ്യവഹാരത്തിന് സാധ്യമല്ല. അതുകൊണ്ട് ആധ്യാത്മികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത്, അല്ലെങ്കിൽ മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുന്നിടത്ത്, മനസ്സിലാക്കുന്നിടത്ത്, അതിനെ നമ്മൾ വിശദീകരിക്കുന്നിടത്ത് അപ്രിയമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രിയമായിട്ട് തന്നെ എടുക്കണം. മറിച്ചൊരിക്കലും ചിന്തിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഈ സത്സംഗത്തിലും മറ്റും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭഗവാന്റെ വാക്യത്തിന്റെ വിശദീകരണമാണ്. ഭഗവാൻ അപ്രിയം പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്റെ വാക്യങ്ങളിലും ഒരുപാട് അപ്രിയങ്ങൾ വരും. എന്നോട് വളരെ സ്നേഹപൂർവ്വം പലരും പറഞ്ഞിട്ടുണ്ട്. എന്നോട് സ്നേഹമുള്ളവരാണ്, വിദ്വേഷം കൊണ്ട് പറയുന്നതല്ല. സമയം ഇത് വളരെ കടുപ്പമാണ്, ഇത് സഹിക്കാവുന്നതിനപ്പുറമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം, നിവർത്തിയില്ല. അത് ആവർത്തിക്കുകയല്ല, എനിക്ക് വേറൊന്നും. എന്തുകൊണ്ട്? കാരണം ഞാൻ എന്റേതായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് ഭഗവാൻ പറഞ്ഞ വാക്യങ്ങളെ ഞാൻ വിശദീകരിക്കുകയാണ്. അപ്പൊ വിശദീകരിക്കുമ്പോൾ അതിൽ രണ്ടു കൊത്ത് വരണം, സത്യവുമായിരിക്കണം, പ്രിയവുമായിരിക്കണം. ഞാൻ പറയുന്ന പ്രിയങ്ങളിൽ ആർക്കെങ്കിലും അപ്രിയത്വ ഭ്രാന്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനെന്താ ചെയ്യേണ്ടത്? പിന്നെ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? മൗനം, മിണ്ടാതിരിക്കുക. അതാണ് എന്റെ വഴി. പക്ഷെ മിണ്ടാതിരിക്കാൻ അനുവദിക്കുന്നുമില്ല. മിണ്ടാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. കഴിയുന്നത്ര മിണ്ടാതിരിക്കണം, മരിക്കുന്നത് വരെ. അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ മിണ്ടാതിരിക്കാൻ സമ്മതിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പരാതി. ഇതെങ്ങനെ ഇതെല്ലാം പൊരുത്തപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെല്ലാം എനിക്കറിയാം ഒരുപാട് അപ്രിയങ്ങൾ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ആ അപ്രിയം എന്ന് പറയുന്നത് അപ്രിയത്വ ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. എന്തുകൊണ്ട് അത്രയും ഉറപ്പ് വന്ന്? കാരണം അത് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത്. അത് എന്റെ മാത്രം കാര്യമല്ല, ആധ്യാത്മികമായ ഉപദേശങ്ങൾ പറയുന്നിടത്തെല്ലാം നല്ലത് പറയാൻ വളരെ കുറച്ചേ ഉള്ളൂ. കൂടുതൽ പറയേണ്ടി വരുന്നത് ചീത്തയാണ്. എന്തുകൊണ്ട്? ഒരു സാധകന്റെ നില എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സ് ഏകാഗ്രതയേക്കാൾ കൂടുതലുള്ളത് വിക്ഷേപമാണ്. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ കൂടുതലുള്ളത് ഏകാഗ്രതയല്ല, വിക്ഷേപമാണ്. നമ്മൾ മഹാത്മാക്കളുടെ കാര്യമല്ല പറയുന്നത്. നമ്മളിവിടെ ഇത് പറയുന്നതും ചിന്തിക്കുന്നതും ഒന്നും മഹാത്മാക്കളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടല്ല. അവർക്കിതിൻ്റെയൊന്നും ആവശ്യമില്ല. അവരാരെങ്കിലും ഉപദേശിക്കാൻ ധൈര്യപ്പെടും. അപ്പം നമ്മളൊരിക്കലും ചർച്ച ചെയ്യുന്നത് മഹത്തുക്കളുടെ കാര്യമല്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന എപ്പോഴും നമ്മുടെ സഹോദരങ്ങളുടെ കാര്യമാണ്, എന്നുവെച്ചാൽ നമ്മളെപ്പോലെയുള്ളവരുടെ കാര്യമാണ്. ആത്യന്തികമായി അവനവന്റെ കാര്യം തന്നെയാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്താണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും ആത്മവിമർശമാണ്. തന്നെക്കുറിച്ച് തന്നെയുള്ള ഒരു ചിന്തയാണ്. തന്റെ തന്നെ ആധ്യാത്മിക സാധനയെക്കുറിച്ച്, തന്റെ യോഗത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അത് സത്യസന്ധമായി പരിശോധിക്കുന്ന ഒരാളിന് അതിനൊരുപാട് പോരായ്മകൾ കണ്ടെത്താൻ പറ്റും. അത്തരം കാര്യങ്ങളെ സ്വയം മനസ്സിലാക്കി ഒരാൾ തിരുത്തണം. അങ്ങനെ തിരുത്തുന്നതിന് വേണ്ടി ഒരുവന്റെ ഉള്ളിൽ ഇത് തറയ്ക്കുന്ന ഭാഷയിൽ അത് പറഞ്ഞേ പറ്റും. അതെന്തായാലും ഉറപ്പാണ്, കുറെയെങ്കിലും ഒരുവന്റെ മനസ്സിലത് പതി. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഓർമ്മ നിൽക്കാറൊന്നുമില്ല, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കണം, ഇങ്ങനെയൊന്നും എന്റെ മനസ്സിൽ ഓർമ്മ നിൽക്കാറില്ല. അതെല്ലാം മറന്നിട്ടാ പറയുന്നത്. അപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം പറയേണ്ടി വരും. പറയുന്നതെല്ലാം എന്താണ്? മനസ്സിനെ കുറിച്ചാണ്, മനസ്സിന്റെ പല ഭാവങ്ങളെ കുറിച്ചാണ്. അത് കേൾക്കുന്നവരുടെ മനസ്സിൽ കുറെയൊക്കെ പതിയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് മാച്ച് കളയാം, പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളയാം, പക്ഷെ മനസ്സിൽ നിന്നും ആയത്തല്ല. അത് കുറെയെങ്കിലും മനസ്സിൽ ഇത് ഇങ്ങനെ പതിഞ്ഞു തന്നെ ഇരിക്കും. അത് ആവശ്യമാണ്. താനും അതിലൊന്നും മറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല. മറ്റു രീതിയിലൊന്നും അതിനെ ഒരിക്കലും വിലയിരുത്തി കളയരുത്. ഇതെല്ലാം ആധ്യാത്മിക സാധനയുടെ ഭാഗമായി തന്നെ സ്വീകരിക്കുന്നു. അല്ലാതെ നമ്മളീ പറയുന്നത് എല്ലാം പരദൂഷണമാണെന്നുള്ള രീതി ധരിക്കരുത്. ഇത് പറയുന്നതെല്ലാം ആത്മദൂഷണമാണ്. ഒരു ആധ്യാത്മിക സാധകനെ സംബന്ധിച്ചിടത്തോളം ആത്മദൂഷണമാണ് അവന്റെ ഏറ്റവും വലിയ ഭൂഷണം എന്നാണ് ആചാര്യന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ തന്റെ ദോഷങ്ങളെ തിരിച്ചറിയുക, അതാ വേണ്ടത്. അല്ലാതെ ഇതിനെല്ലാം നമ്മൾ മൂടി വച്ചിട്ട് സ്വയം ദിവ്യനാണെന്നുള്ള ഭാവനയിൽ ജീവിക്കാനാണെങ്കിൽ സത്സംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും സ്വയം ഗുരുക്കന്മാരായെന്ന് കഴിഞ്ഞാൽ മതി. ശിഷ്യന്മാർക്ക് ഈ ലോകത്തൊരു പ്രയാസമില്ല, ഒരു ദാരിദ്ര്യമില്ല. ഗുരുക്കന്മാർക്കാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ അങ്ങനെ എടുക്കണം, ആത്മവിമർശനമായിട്ട് തന്നെ എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വാക്യങ്ങളെല്ലാം അത് ഭഗവാന്റെ വാക്യങ്ങളുടെ കേവലം അനുവാദം മാത്രമാണ്. നമ്മളത് ഏറ്റുപറയുന്നേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞു മൂർഖാന്ന്, ഞാനും വിളിക്കും മൂർഖാന്ന്. ഭഗവാൻ വിളിക്കും മൂഢാന്ന്, ഞാനും പറയും മൂഢാന്ന്. ഏറ്റുപറയുന്ന ജോലിയേ ഉള്ളൂ. ഞാൻ ഈ സത്സംഗം ഇവിടെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. എനിക്ക് കുറച്ചുകൂടി വയസ്സായെങ്കിലും എനിക്ക് ഓർമ്മയുണ്ടത് തുടങ്ങിയ സമയം, ബ്രഹ്മസൂത്രത്തിന്റെ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ആ സി ഡിയിലുണ്ടെങ്കിൽ, ആരും മാച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടു നോക്കുക. അതായത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഈ മുമ്പിലിരിക്കുന്ന മൈക്കിന്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കറിയാം നാളെ എന്റെ പേരിൽ ആരോപണങ്ങൾ വരും, എന്നെ വെറുതെ വിടത്തില്ല എന്ന് എനിക്ക് ആദ്യമേ അറിയാം. അത് മനസ്സിൽ കണ്ടുകൊണ്ടാ പറഞ്ഞു. എന്നുവെച്ചാൽ ഭഗവാൻ പറഞ്ഞത് ഞാൻ പറയുന്നു, ശങ്കരാചാര്യർ പറഞ്ഞ് ഞാൻ പറയുന്നു, വ്യാസം പറയുന്നു പറയുന്നു, എനിക്ക് മനസ്സിലാക്കിയതിരിക്കുന്നു, അത്രയല്ലേ പറയാൻ പറ്റും. അപ്പൊ ഈ പറയുന്നതിലൊന്നും എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ആരെയെങ്കിലും ദുഷിക്കണമെന്നോ ആരുടെയെങ്കിലും ദോഷങ്ങൾ പറയണമെന്നോ ആരുടെയെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയണമെന്നോ ഒന്നുമില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ദോഷങ്ങളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്നിട്ടിരിക്കുന്നത് തന്നെയാണ്, പുറമേ ഉള്ളതല്ല. അത് കേൾക്കുന്നവനും ആത്മാർത്ഥതയോടെയാണ് കേൾക്കുന്നതെങ്കിൽ അവനും മനസ്സിലാകും ഇതൊക്കെ എന്നിലിരിക്കുന്നതാണ്, മറ്റൊരാളിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ പറയുന്ന കാര്യങ്ങളെന്ന് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ മനസ്സിലാക്കാനോ വിലയിരുത്താനോ അളന്നു കുറിക്കാനോ വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത്, നമ്മെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ചർച്ച ചെയ്യുമ്പോൾ ലോകര് നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും? ആദരിക്കുമോ തിരസ്കരിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ ലോകരിൽ നിന്ന് അകന്നു കഴിയാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരാളാണ്. ലോകത്തിന്റെ മാന്യതയ്ക്കോ പൂജയ്ക്കോ ബഹുമാനത്തിനോ പോയി നിന്ന് കൊടുക്കാറില്ല ഒരിക്കലും. ആരെങ്കിലും വന്നു കഴിഞ്ഞാലും ഒഴിഞ്ഞു മാറാറേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളൊന്നും ഒരു വിഷയമേ അല്ല. ഞാൻ ആദരിക്കപ്പെടേണ്ടവനാണെന്ന് ഒരു കാലഘട്ടത്തിലും ഞാൻ സ്വപ്നത്തിൽ കൂടി ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരം ഒരു ചിന്താഗതിയോടുകൂടി ഇത്തരം ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയോ വിലയിരുത്തുകയോ ചെയ്യരുത്. മറിച്ച് അത് സത്യസന്ധമായ രീതിയിൽ വിലയിരുത്തണം, ആത്മാർത്ഥമായ രീതിയിൽ വിലയിരുത്തണം. നമ്മുടെ ശ്രേയസ്സിന്, ആത്മശ്രേയസ്സിന് ഉപകരിക്കുന്ന രീതിയിൽ മഹാത്മാക്കൾ പറഞ്ഞ കാര്യങ്ങളെ വിശദീകരിക്കുന്നു. അങ്ങനെ വിശദീകരിക്കുമ്പോൾ നമ്മളിൽ ഇരിക്കുന്നത് ഏറെയും പോരായ്മകളായതുകൊണ്ട് ആ പോരായ്മകളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടി വരും. ഏത് ആധ്യാത്മിക ശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും നമ്മൾ അത് ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഉദാഹരണമായിട്ട് യോഗശാസ്ത്രത്തെ തന്നെ എടുക്കാം. യോഗശാസ്ത്രത്തിൽ മുഖ്യമായി പറയേണ്ട എന്താണോ സമാധിയെക്കുറിച്ചാണ്. പക്ഷെ യോഗശാസ്ത്രത്തിൽ കൂടുതലും ചർച്ച ചെയ്യുന്ന എന്തിനെ കുറിച്ച്? സമാധിപാദത്തിൽ പോലും നിരവധി വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതിനു ശേഷം അവസാനം പതഞ്ജലി മഹർഷി പറയുന്ന എന്താണോ, ഏതേ അന്തരായാഹ, ഞാൻ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിഘ്നങ്ങളാണ്, ദോഷങ്ങളാണ്. ഗുണത്തെക്കുറിച്ച് അധികം ചർച്ച ചെയ്യാനല്ല, ബ്രഹ്മത്തെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാവുന്നത്? അവിടെ മുഴുവൻ ചർച്ച ചെയ്തത് ദോഷങ്ങളെക്കുറിച്ചാണ്. അവസാനം പറയുന്നത് ഹേ യാഹ, ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് അവസാനം പറയുന്നത്. ഇതൊക്കെ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇനി തുടങ്ങുന്നത് തന്നെ എങ്ങനെ? ചിത്തവൃത്തി നിരോധത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ചിത്തവൃത്തികളെക്കുറിച്ച് പറഞ്ഞു, ക്ലിഷ്ട അക്ലിഷ്ടങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് മുഴുവൻ ചർച്ച ചെയ്യും. എന്തിനു വേണ്ടി? നമ്മളിൽ ഇരിക്കുന്നത് കൂടുതലും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതിനെ തിരിച്ചറിയണം. ആവശ്യമില്ലാത്തതിനെല്ലാം നമുക്കറിയാം, പക്ഷേ അത് ആവശ്യമില്ലാത്തതായിട്ട് മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മളിൽ ഇരിക്കുന്ന ഒന്നും തന്നെ നമ്മൾ അറിയാതെ ഇരിക്കുന്നില്ല, സർവ്വതും നമ്മൾ അറിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതിനെ തിന്മയായിട്ട് നമ്മൾ അറിയുന്നില്ല, ഹേയമായിട്ട് ഉപേക്ഷിക്കേണ്ടതായിട്ട് അറിയുന്നില്ല. അപ്പൊ ശാസ്ത്രം മാത്രമേ പറയുന്നുള്ളൂ, മനുസ്മൃതി പറയും, മദ്യം, മൈഥുനം പോലെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ അനുഷ്ഠിച്ചു വരുന്നുവെന്നും, ഇതൊക്കെ അനുഷ്ഠിക്കുന്നത് മഹാപാപം എന്നല്ല പറയുന്നത്, മറിച്ച് അത് ഉപേക്ഷിച്ചാൽ പരമമായ കല്യാണത്തെ ഉണ്ടാകും എന്നാണ്. അത് ശ്രേയസ്സിന് നൽകുന്നതാണ്, അതാണ് ശാസ്ത്രം ബോധിപ്പിക്കുന്നതെന്നാണ് മനുസ്മൃതി എടുത്ത് നോക്കുക, അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിലിരിക്കുന്ന തിന്മകളെയെല്ലാം നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ തിന്മയായിട്ട് അറിയുന്നില്ല. ആധ്യാത്മിക സാധകന്മാരിലിരിക്കുന്ന പല മാനസിക ഭാവങ്ങളും അവര് സംരക്ഷിച്ചിരിക്കുന്ന പല ഭാവങ്ങളും അത് ഉപേക്ഷിക്കേണ്ടതാണെന്നറിയുന്നില്ല. അതുകൊണ്ട് അതിനെല്ലാം സംരക്ഷിച്ച് അതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം അല്ലെങ്കിൽ ഗുരുക്കന്മാർ ബോധിപ്പിക്കുന്ന എന്താണ്? ഇത് ഹേയങ്ങളാണ്. അപ്പോൾ അതിന് നമ്മൾ വിശദമായി മനസ്സിലാക്കി ഉപേക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. ഞാനിത് പറയുന്നത് ഈ വാക്യം സത്യം പ്രിയം എന്ന് പറയുമ്പോൾ ഈ വാക്യങ്ങളെയൊക്കെ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് അതിൽ പിന്നെ ഭ്രമം വരരുത്. അതുകൊണ്ടാണ് പറയുന്നത്. ആധ്യാത്മിക ഉപദേശങ്ങൾ ഒട്ടുമുക്കാലും ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ ഒട്ടുമുക്കാലും നമുക്ക് അപ്രിയമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇത് വേണ്ട എന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് പ്രിയത്തിലുള്ള അപ്രിയത്വ ഭ്രാന്തിയാണ്. അതാണ്, അത് നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ഗുരു നമ്മോട് ആവശ്യപ്പെടുന്നത്, നമുക്ക് ഗുരുവിലുള്ള അനാദരവുണ്ടോ ഗുരുവിലുള്ള വിശ്വാസക്കുറവുണ്ടോ ഗുരുവിലുള്ള ഭക്തി കുറവുണ്ടോ ഒന്നുമല്ല, എന്നാലും നമ്മളതിനെ ധിക്കരിക്കും. അത് സർവ്വസാധാരണമായി കണ്ടുവരുന്ന കാര്യമാണ്, മനുഷ്യ സഹജമായി കണ്ടുവരുന്ന കാര്യമാണ്. അത് ഗുരുവിനോടുള്ള അനാദരവല്ല, ഗുരുവിനോടുള്ള ഭക്തി കുറവുണ്ടെന്നുമല്ല, പക്ഷെ നമ്മളതിനെ ധിക്കരിക്കും. എന്തുകൊണ്ട് ധിക്കരിക്കുന്നു? പ്രിയത്തിലുള്ള അപ്രിയത്വ ഭ്രാന്തി. നമുക്ക് ഏതാണോ പ്രിയം എന്ന് നമ്മൾ ധരിക്കേണ്ടത് അതിനെ നമ്മൾ അപ്രിയമായി ധരിച്ചു പോകും. അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. എത്ര ശിഷ്യന്മാരുണ്ട് ഗുരു പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്നവർ. നമുക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭങ്ങളിൽ ഗുരുവിന്റെ വാക്യങ്ങളെ നമ്മൾ വ്യാഖ്യാനിച്ച് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ മാറ്റിയിട്ട് പിന്നെ നമ്മളതനുസരിക്കും. അങ്ങനെയല്ലേ സാധാരണ നമ്മൾ ചെയ്യുന്നത്? ഗുരു പറയുന്നത് എന്താണെന്ന് ശ്രവണ മാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയാലും ഗുരു ഉദ്ദേശിച്ചത് അതല്ല, ഇതാണ് എന്ന് പറഞ്ഞ് നമ്മളതിനൊരു ഭാഷ ഉണ്ടാക്കി ആ ഭാഷയത്തിനനുസരിച്ചായിരിക്കും പിന്നെ നമ്മൾ ഗുരുവിന്റെ വാക്യത്തെ പാലിക്കുന്നത്. അങ്ങനെയല്ല എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അവിടെ എന്താ സംഭവിക്കുന്നത്? ഗുരുവിനെ അനാദരിച്ചിട്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. ഗുരുവിനോട് ഭക്തിയില്ലാത്തതുകൊണ്ടുമല്ല, ഗുരുവിൽ ശ്രദ്ധയില്ലാത്തതുകൊണ്ടുമല്ല, പക്ഷേ ഗുരു പ്രിയമായി നമ്മോട് പറഞ്ഞത് നമുക്ക് അപ്രിയമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്രിയത്വ ഭ്രാന്തി എന്ന് പറയുന്നത് ഇത് സർവ്വസാധാരണമായി എല്ലാവരും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്ന ഒരു ഗുരുവിന്റെ മുമ്പിൽ ഗുരുവിനെ ആശ്രയിച്ചു കഴിയുന്ന ഒരു ശിഷ്യനിൽ ഇങ്ങനെയുള്ള ഭ്രാന്തി സംഭവിക്കാമെങ്കിൽ നമ്മുടെ പൂർവാചാര്യന്മാരുടെ വാക്യങ്ങളിൽ ശാസ്ത്രങ്ങളിൽ പ്രമാണങ്ങളിൽ എല്ലാം നമുക്ക് അത്തരം ഭ്രാന്തി ഉണ്ടാകും എന്നുള്ളതിനെന്താ ആവശ്യം? എല്ലായിടത്തും അതുണ്ടാവും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നു. എന്നാലും സ്വാമി അങ്ങനെ പറയാൻ പാടുണ്ടോ? എനിക്ക് കടുപ്പിച്ച് പറയാൻ പാടുണ്ടോ? എന്നാലും ആളൊരു സ്വാമിയല്ലേ എന്ന് ചിന്തിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. ആ അപ്രിയത്വം സ്വാമിയുടെ വാക്യത്തിൽ മാത്രമല്ല, ആത്മാർത്ഥമായി ചിന്തിക്കുക, സ്വന്തം ഗുരുവിന്റെ വാക്യത്തിലും അതേ മനോഭാവം തന്നെയാണ്. അല്ലാതെ ആർക്ക് പറയാൻ പറ്റും? ഗുരുവിന്റെ വ്യാഖ്യാനത്തെ ഗുരുവിന്റെ ഉപദേശത്തെ വ്യാഖ്യാനിച്ച് പരിഭാഷപ്പെടുത്താതെ അനുസരിക്കുന്ന എത്ര ശിഷ്യന്മാരുണ്ട്? ഞാൻ സാധാരണ ഇത്തരം കാര്യങ്ങളിലെല്ലാം 100% എന്നാണ് പറയുന്നത്. എന്നാലും തൽക്കാലം ഒരു 90% എന്ന് പറയാം. 90% അങ്ങനെയല്ല എന്നാണ് എന്റെ സ്വന്തം അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല, മറിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മളിതിനെ കൂടുതൽ ആത്മാർത്ഥയോടെ സമീപിക്കുക. ഈ മഹാത്മാക്കളുടെ ഉപദേശങ്ങളെ സത്യസന്ധമായി സ്വീകരിക്കുക, പോരായ്മകളെ പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെ സ്വീകരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ ഈ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് നാളെ വെട്ടിക്കളയേണ്ടി വരത്തില്ല, അല്ലെങ്കിൽ ഒരുപാട് വെട്ടിക്കളയേണ്ടി വരും. പുസ്തകം തീരെ ചെറുതായി പോകും. എനിക്കൊരു വിരോധമില്ല, സൗകര്യം പോലെ ചെയ്യാം. നിങ്ങളുടെ കാശ് മുണക്കി നിങ്ങൾ പുസ്തകം പഠിക്കും, വലുതോ ചെറുതോ ആക്കാം. പക്ഷെ പരമാർത്ഥം ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സത്യം പ്രിയം ഹിതം എന്ന് പറയുന്നത് എന്നോട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്യങ്ങളോട് അനുകൂലമോ പ്രതികൂലമോ വരുന്നതിനൊന്നും ഒരു കാര്യമില്ല. അത് ഭഗവാന്റെ ഉപദേശത്തെ നമ്മൾ എങ്ങനെ ഗ്രഹിക്കുന്നു, അതാണ് മുഖ്യം. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ സമീപിക്കുന്നു, സത്യസന്ധമായി. അടുത്ത് പറയും ഭാവസംശുദ്ധി, അതാണ് ഏറ്റവും മുഖ്യമായി വരുന്നത്. മാനസിക തപസ്, ആധ്യാത്മശാസ്ത്രത്തെ ഭാവസംശുദ്ധിയോടുകൂടി സമീപിച്ചാൽ അതിന് ഒരിടത്തും ഒരു ഭാഗത്തും നമുക്ക് അസ്വസ്ഥനാകേണ്ടി വരത്തില്ല. അത് ഒരിടത്തും നമുക്ക് ഈ ഉദ്യോഗകരമായ വാക്യം, ഭയത്തെ അല്ലെങ്കിൽ പീഡയുണ്ടാക്കുന്ന ഒരു വാക്യവും നമുക്ക് ശ്രമിക്കേണ്ടി വരത്തില്ല. അതെല്ലാം നമുക്ക് ശാന്തി മന്ത്രമായിട്ട് തന്നെ അനുഭവപ്പെടും. അങ്ങനെ അല്ല, ആ ഭാവസംശുദ്ധി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥതകൾ തോന്നും. അത് നമ്മുടെ ഒരു പോരായ്മയാണെന്ന് കരുതി അതിനെ വീണ്ടും പരിശ്രമിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഈ തപസ്സുകൾക്ക് എഴുതി കാണാതെ പഠിക്കാനും പ്രസിദ്ധീകരിക്കാനും വേണ്ടി മാത്രമുള്ളതല്ല. ഇതൊന്നും പ്രസിദ്ധീകരിക്കണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ ഇത് ആരുടെയെങ്കിലും മനസ്സിൽ പതിഞ്ഞാൽ ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നതെന്നും വലിയ ഗുണം ചെയ്യും. അതുമാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്ത് സ്വാധ്യായാഭ്യസനം ചെയ്യുക വാങ്മയം തപ ഉച്യതേ മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേത തപോ മാനസമുച്യതേ. അടുത്ത് മാനസികമായ തപസ്സിനെ കുറിച്ച് പറയുന്നു. അതിതിനും കടുപ്പമുള്ളതാണ്, കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കും. വ്യാഖ്യാനിക്കണം, അതെവിടെ നിർത്തണം. ഞാൻ രണ്ടിനും തയ്യാറാണ്. രണ്ടായാലും എനിക്ക് എന്റെ സ്വസ്ഥതയ്ക്ക് ഒരു കുറവും വരത്തില്ല. മനഃപ്രസാദ പറയും, മനസ്സഹ പ്രശാന്തി. തപസ്സെന്നാ പറയുന്നത്, നമ്മൾ എത്രയോ തവണ ഇത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. മനഃശാന്തി പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല, അതെങ്ങനെ മനഃശാന്തി വരും, എങ്ങനെയാണ് മനഃശാന്തി വരുന്നത്. അപ്പോ ഭഗവാൻ ഇവിടെ നമ്മളെ സാന്ത്വനിപ്പിക്കുന്നതിന് ഒരുപാട് വാക്യങ്ങൾ പറയുന്നുണ്ട്. ഭഗവാന്റെ വാക്യങ്ങൾ കേട്ട് നമ്മൾ ഒരുപാട് പ്രകോപിതരായിട്ടുണ്ട്. എന്തുകൊണ്ട്? മൂഢ നശിക്കുന്നവനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് പ്രകോപനം വന്നു അല്ലേ. ഗുരു ചിലപ്പോൾ വളരെ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് നമ്മളെ ശാസിക്കാറുണ്ട്, അതിനെ അടിച്ച് പുറത്താക്കും എന്ന് പറയും. ചിലപ്പോൾ വളരെ സ്നേഹപൂർവ്വം സമാശ്വസിപ്പിക്കും. അന്നു പറഞ്ഞിട്ടില്ലേ കബീർ, കബീറിന്റെ പ്രസിദ്ധമായൊരു ദോഹയാണ് ഒരിക്കലും മറക്കാൻ വയ്യാത്ത. എന്താണ്? കൊശവൻ കുടത്തെ ഉണ്ടാക്കുന്നത് പോലെ ഒരു കൈകൊണ്ട് അതിനെ താങ്ങിപ്പിടിക്കും, മറു കൈകൊണ്ട് തള്ളും. അതാണ് ഗുരുക്കന്മാരുടെ രീതി. അപ്പോൾ ഇത് കാണുന്നവൻ, ഗുരു നമ്മോട് കോപിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ്? ഗുരുവും കോപിഷ്ഠനായി. ഗുരു നമ്മുടെ നാശത്തിൽ പരിതപിക്കുമ്പോൾ നമുക്കും തോന്നും എന്താണ് ഗുരുവും ദുഃഖിക്കുന്നു, അതൊന്നും സംഭവിക്കുന്നില്ല. വാസ്തവത്തിൽ നമുക്ക് വേണ്ടി ഗുരു ശബ്ദത്തെ കഠിനവും മൃദുവുമാക്കുകയാണ്. ഗുരുവിന്റെ മനസ്സെങ്ങനെയാണ് ഇവിടെ പറയുന്നത്? എന്താണ് മനഃപ്രസാദ? ആ മനഃപ്രസാദത്തെ പ്രാപിച്ചവനാണ് ഗുരു. മനസ്സിന്റെ പ്രശാന്തി ഒരിക്കലും നശിക്കാതെ തന്നെയാണ് പുറമേ ശിഷ്യന് വേണ്ടി ഗുരു ഈ ഭാവങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മനഃപ്രസാദത്തെ ആർജിക്കാൻ ശ്രമിക്കുന്നതാണ് തപസ്സെന്ന് പറയുന്നത്. തപസ്സൊരിക്കലും സിദ്ധിയല്ല, സാധനയാണ്. സാധന എന്ന് പറയുമ്പം അനേക വീഴ്ചകളോടുകൂടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് സാധന. പക്ഷെ വീഴ്ചകളെ നമ്മൾ വീഴ്ചകളാണെന്ന് മനസ്സിലാക്കിയാൽ മതി, അത് വീഴ്ചകളല്ലെന്ന് ധരിച്ചു കളയരുത്. അത് തന്റെ യോഗ്യതയാണെന്ന് ധരിക്കരുത്. ആ ഭാഗമാണ് ഗുരുക്കന്മാരെ തിരുത്തുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രം തിരുത്തുന്നത്. ഒരു വീഴ്ചയെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കാതിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ തുറന്ന് ചിന്തിക്കുക, മനസ്സ് തുറന്ന് ചിന്തിക്കുക. ഇത് വീഴ്ചയാണെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഉറപ്പ് വന്നാൽ തന്നെ ആത്മാർത്ഥതയുള്ള ഒരുവനിൽ നിന്ന് അത് മാറിപ്പോകും. പിന്നെ മാറ്റാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അത് മൂടി വച്ചാൽ അത് കുഴപ്പമാണ്. അവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ആ മനഃപ്രശാന്തി മഹാപുരുഷന്മാരുടെ മനഃശാന്തി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ളത്, ഒരിക്കലും മഹാത്മാക്കളെ നമ്മൾ നിരൂപണം ചെയ്യരുത്. അവരുടെ പ്രവൃത്തികൾ ഒരിക്കലും നമ്മൾ ഗുണദോഷ വിചാരത്തിന് വരുമ്പോടരുത്. എന്തുകൊണ്ട്? ശാസ്ത്രങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, മഹാത്മാക്കളുടെ പ്രവൃത്തികളെല്ലാം അലൗകികങ്ങളാണ്. അവരെ നമുക്ക് നമസ്കരിക്കാൻ മാത്രമേ ഉള്ളൂ അവകാശം, വിലയിരുത്താൻ നമുക്ക് അവകാശമില്ല. നമ്മൾ ശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നതോ ചിന്തിക്കുന്നതോ ഒന്നും ഒരിക്കലും അവരെ കുറിച്ചല്ല. അവരെ കുറിച്ച് നമുക്ക് അങ്ങേയറ്റം പാലിക്കാവുന്നത് മൗനം മാത്രമാണ്. എന്നാൽ ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നു അവരുടെ നില ഇതായിരിക്കും. അതാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിനും ഗുണാതീത ലക്ഷണത്തിനും എല്ലാം പറയുന്നതാണ്. ആ ഒരു നിലയെ നമ്മൾ സ്വീകരിക്കണം. അതിനൊരു സാധനയായി സ്വീകരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന എന്താണ്? വൈഷമ്യങ്ങൾ, അതിന് വിപരീതമായിരിക്കുന്ന ഭാവനകൾ. പതഞ്ജലി പറയുന്ന പോലെ ആ വിപരീത ഭാവനകളാണ് നമുക്ക് കൂടുതലായി അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ വിപരീത ഭാവനകളെ കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നു. എന്തിന്? അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ മഹാത്മാവിന്റെ നിലയെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാനില്ല. ചിന്തിച്ചാൽ ഒട്ടും പിടികിട്ടുന്നതുമല്ല. അതുകൊണ്ട് തപസ് എന്ന് പറയുമ്പോൾ അതൊരു പരിശീലനം മാത്രമാണ്, ഒരുപാട് പോരായ്മകൾ സംഭവിക്കാവുന്ന ഒരു പരിശീലനം. അതിലൂടെ മുഖ്യമായി നിർദ്ദേശിക്കുന്നു മനഃശാന്തി. ആ മനഃശാന്തിയെ സ്വീകരിക്കുക. സ്വച്ഛത ആപാദനം മനസ്സഹ പ്രസാദ, മനസ്സിന് സ്വച്ഛതയുണ്ടാക്കുക. രാഗദ്വേഷങ്ങൾ, അതുകൊണ്ട് വരുന്ന വിക്ഷേപങ്ങൾ, അതുകൊണ്ട് മനസ്സ് കലങ്ങിയിരിക്കുമ്പോൾ അവിടെ അതിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. അതിന്റെ ദോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വൈരാഗ്യം എന്നൊക്കെ പറയുമല്ലോ, അതിന് പ്രധാനമായി പറയുന്നത് എന്താണ്? ദോഷചിന്തയാണ് പറയുന്നത്, ഗുണചിന്തയല്ല. ആധ്യാത്മിക സാധകന്മാർക്ക് ഈ ശാസ്ത്രങ്ങളെല്ലാം നിർദ്ദേശിക്കുന്ന ഒന്നാണ് പ്രപഞ്ച വൈരാഗ്യം, നിജവിരക്തി. ആ വിരക്തിക്ക് ഹേതുവായിട്ട്, ആ വിരക്തിക്കുള്ള സാധനയായിട്ട് നിർദ്ദേശിക്കുന്ന എന്താണ്? ദോഷചിന്തയാണ്, ഗുണചിന്തയല്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നു. വിഷയങ്ങളിലുള്ള ദോഷചിന്ത എന്നുവെച്ചാൽ ഇതിലെല്ലാം ഉള്ള ദോഷങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കുക. അതാണ് വിരക്തിക്ക് ഉപായമായി നിർദ്ദേശിക്കുന്നത്. ആ ദോഷചിന്തകൾ എന്തിനു വേണ്ടി? ദോഷത്തെ മനസ്സിലാക്കി ത്യജിക്കാൻ. എന്തിനാ ദോഷത്തെ മനസ്സിലാക്കുന്നതെന്ന് ചോദിക്കും. കാരണം ദോഷങ്ങൾ നമ്മിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ ദോഷമായി അറിയുന്നില്ല. അപ്പൊ നമ്മളിലിരിക്കുന്ന ദോഷങ്ങളെ ദോഷമായി തിരിച്ചറിയുന്നതിന് ദോഷചിന്ത, അതാണ് മുഖ്യമായി നിർദ്ദേശിക്കുന്നത്. അല്ല, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പരദൂഷണമല്ല, ആത്മദൂഷണമാണ്. അത് ചിന്തിക്കണം, അത് ചിന്തിച്ച് അവയെ നീക്കണം. മനസ്സിൽ വിരക്തഭാവം വരണം വിഷയങ്ങൾ, അതിന്റെ ഫലമായി വരുന്ന ഔദാസീന്യം, മനസ്സിന്റെ ഉദാസീന ഭാവം, അത് മനസ്സിൽ വരണം. എന്ന് പറയുമ്പോൾ മനസ്സ് ബലാൽ വിരുദ്ധ വിഷയങ്ങളിലേക്ക് ഓടാതിരിക്കുന്ന ഒരവസ്ഥ. സ്വച്ഛതയെ ആപാദനം, സ്വച്ഛതയെ സമ്പാദിക്കണം. ആപാദനം ചെയ്യുക എന്ന് വെച്ചാൽ സമ്പാദിക്കുക, പ്രയത്നിച്ച് സാധ്യമാക്കേണ്ട ഒരു കാര്യമാണ്. അത് വിഷയങ്ങളിലുള്ള ദോഷചിന്തനം കൊണ്ടാണ്. അപ്പൊ തന്റെ അന്തരംഗത്തിലുള്ള ദോഷങ്ങളെ ചിന്തിച്ച് പുറത്തെടുക്കും, എന്നിട്ട് അതിനെ തള്ളിക്കളയും, എന്നിട്ടവിടെ സ്വച്ഛതയെ കൊണ്ടുവരണം. അങ്ങനെ മനസ്സിന് പ്രസാദത്തെ കൊണ്ടുവരണം. അതൊരു തപസ്സാണ്. സൗമ്യത്വം അടുത്ത് പറയുന്നു, സൗമനസ്യം ആഹു മുഖാദി പ്രസാദാദി കാര്യോന്യേയ അന്തഃക്കരണസ്യ വൃത്തി. അന്തഃക്കരണത്തിന്റെ വൃത്തി വിശേഷമാണ്. അന്തഃക്കരണത്തിന്റെ പരിണാമം, വൃത്തി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള പരിണാമം എവിടെ വന്നു കഴിഞ്ഞാൽ ഈ സന്ദർഭത്തിൽ അന്തഃക്കരണത്തിന്റെ പരിണാമമാണ് വൃത്തി. എന്നുവെച്ചാൽ അന്തഃക്കരണത്തിൽ വരുന്ന മാറ്റം, അത് അതിന് സൗമ്യത്വം എന്ന് പറയുന്നു. സൗമനസ്യം എന്നും പറയുന്നു. നേരത്തെ പറഞ്ഞുള്ള മനഃപ്രസാദം, മനഃപ്രശാന്തി, അതെങ്ങനെ തിരിച്ചറിയുന്നു? മുഖാദി പ്രസാദാദി കാര്യോന്യേ. ഒരാളുടെ മുഖപ്രസാദം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അനുമാനിക്കാവുന്നതാണ് അയാളുടെ ഉള്ളിൽ ഒരു സൗമ്യതയുണ്ട്. ആ സൗമ്യത എന്ന് പറയുന്നത് എന്താണ്? കാരണം ശാന്തി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മനസ്സിന്റെ സൗമ്യത എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എത്ര ഗൗരവമുള്ള സങ്കീർണമായ ചുറ്റുപാടുകളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചുറ്റുപാടുകളിലും അതുകൊണ്ടൊന്നും ഭഞ്ചിക്കാതിരിക്കുന്ന മനസ്സിന്റെ ഒരവസ്ഥ, അതാണ് മനസ്സിന്റെ സൗമ്യത എന്ന് പറയുന്നത്. ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും, സാധാരണ പ്രതികൂലമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് മനസ്സാടിപ്പോകും. അവിടെയും സൗമനസ്യം മനസ്സിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയ സന്ദർഭങ്ങളിൽ മനസ്സ് അതിനനുസരിച്ച് ചാഞ്ചാടാതിരിക്കുക. ആ സൗമനസ്യം ഉണ്ടോ എന്നറിയുന്നത് അത്തരം പ്രതികൂല സാഹചര്യങ്ങളിലാണ്. നമുക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ദുഃഖിതരാകും, വിഷണ്ണരാകും, സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ സംഭവിച്ചു. പറയുന്നു ആ സൗമനസ്യം, ആ സൗമനസ്യത്തിന് ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കാൻ കഴിയുമെന്നുള്ളത് ഭഗവാൻ തന്നെയാണ് പറയുന്നുണ്ടല്ലോ പ്രഹസൻ. അവിടെ നമ്മളത് വിശദീകരിച്ചു. ഏത് വൈഷമ്യത്തിനും ഭഗവാൻ പുഞ്ചിരിയോടുകൂടി തന്നെ നിൽക്കുന്നു. ഇവിടെ പറയുന്ന മുഖപ്രസാദാദി കാര്യോന്യേയം, മുഖപ്രസാദാദികളെയും കൊണ്ടും മറ്റും നമുക്ക് അനുമാനിക്കാം എന്താണ്. വിപരീത സന്ദർഭങ്ങളിലും അത് ബാധിക്കാതിരിക്കുന്ന മനസ്സിന്റെ ഒരവസ്ഥ, അതാണ് സൗമനസ്യം. അന്ധകരണത്തിന്റെ ഒരു പരിണാമം. അതൊരു തപസ്സായി സ്വീകരിക്കുക. വിഷമങ്ങൾ വരുമ്പോൾ മനസ്സിനെ നിലയ്ക്ക് നിർത്താൻ ശീലിക്കുക. എന്താണ് അതിന്റെ ശീലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവേകം. അതിനുള്ള വിവേകത്തെ ആർജിക്കുക. ഈ വിഷയങ്ങളുടെ നിസ്സാരതയെക്കുറിച്ച് ചിന്തിച്ച് ധരിച്ച് ഇതൊന്നും മനസ്സിനെ ഭഞ്ജിക്കേണ്ടതല്ല, ഇതിലും ഉയർന്നതാണ് മനസ്സിന്റെ നില എന്നെല്ലാം സ്വന്തം ബുദ്ധിയിൽ ഉറപ്പിച്ച് മനസ്സിനെ നിലയ്ക്ക് നിർത്തുക, മനസ്സാടിപ്പോവാതിരിക്കുക, സൂക്ഷിക്കുക. അത് ഒരു സിദ്ധിയായി വരുമ്പോൾ ഇവിടെ പറയുന്ന സൗമനസ്യമായി അത് മാറും. അത് ഭഗവാനിൽ കാണുന്നുണ്ട്, മഹാത്മാക്കളിൽ കാണുന്നുണ്ട്. അടുത്ത് പറയുന്നു മൗനം. അതൊരു മാനസിക തപസ്സെന്നാണ്. മൗനത്തെ സാധാരണ രീതിയിൽ ഒരു വാക്മയമായ തപസ്സായും പറയും. അതുകൊണ്ട് ഭാഷകാരൻ എടുത്ത് പറയുന്നു, വാക് സംയമോപി മനസ്സംയമപൂർവകോ ഭവതീതി കാര്യേണ കാരണം ഉച്യതേ. മനസ്സംയമവും മൗനം. വാക് സംയമവും നല്ലതാണ്. വൃഥ വാക് വ്യാപാരം ഒഴിവാക്കേണ്ടതാണെന്ന് ശാസ്ത്രങ്ങളൊക്കെ പറയും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക അതാവശ്യമില്ല, അത് പറയാതിരിക്കുന്നതാണ് വാക് സമയം. ഹഠാത് ബലം പ്രയോഗിച്ചിട്ട് നമ്മൾ മൗനത്തെ സ്വീകരിക്കുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഒരു ആസുര തപസ് എന്നുള്ള നിലയ്ക്ക് ചിലർ സ്വീകരിക്കുന്നത്. അത് ശാസ്ത്രം അംഗീകരിക്കുന്ന കാര്യമല്ല. പക്ഷേ ശാസ്ത്രം അംഗീകരിക്കുന്ന എങ്ങനെ? മനസ്സംയമപൂർവകോ ഭവതി, മനസ്സംയമപൂർവകമായ വാക് സംയമം. അതും നല്ലതാണ്. രമണ മഹർഷി മൗനിയായിരുന്നു, അതുകൊണ്ട് ഞാനും മൗനിയായി കളയാമെന്ന് വിചാരിച്ച് ചിലർക്ക് മൗനവ്രതം എടുക്കുന്നുണ്ട്. മൗനവ്രതം എടുത്തു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ കൈകൊണ്ടും കാലുകൊണ്ടുമൊക്കെ വരച്ചും തല വിട്ടാട്ടിയും നാക്കാടുന്നതിന് പകരം തലയടിയുണ്ട്. ഫലമൊന്നും തന്നെ. വേണം വേണ്ട മൗനവ്രതം എടുത്തിട്ട് ഇങ്ങനെ തലയിട്ടാട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അതിപ്പക്ഷം നാക്ക് തുറന്ന് സംസാരിക്കുന്നതാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം മൗന പണ്ട് രമണ മഹർഷിയും മൗനിയായിരുന്നു. അതുകൊണ്ട് ഞാനും കുറച്ചു നേരം ഒന്നുമില്ലെങ്കിലും എന്നെയും ഒരു മൗനിയായിട്ട് സമൂഹം അംഗീകരിക്കുമല്ലോ. നമുക്ക് വേണ്ടത് സമൂഹത്തിന്റെ മാന്യതയാണ്, അല്ല സ്വന്തം മാന്യതയാണ്. സമൂഹത്തിന്റെ ആദരവ് അതൊട്ടും കുറയാൻ പാടില്ല. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. സമൂഹം ആദരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ പുസ്തകങ്ങൾ എഴുതിയോ പ്രഭാഷണം നടത്തിയൊന്നും വേണ്ട. കാരണം മഹാത്മാക്കളെ എല്ലാ സജ്ജനങ്ങളും ആദരിക്കുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. അതിനുവേണ്ടി അവരെന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ടൊന്നുമില്ല, അവരാഗ്രഹിച്ചിട്ടുമല്ല. അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. നല്ല മനസ്സുള്ളവർ മഹത്വത്തെ കാണുമ്പോൾ ആദരിക്കും, ആദരിക്കാത്തവരും കാണും. അങ്ങനെ ഒരു മനസ്സില്ലാത്തടത്ത് അതാരും സൃഷ്ടിച്ചെടുക്കുന്നതല്ല. ഞാൻ പ്രഭാഷണം നടത്തിക്കൊണ്ട് ആർക്കെങ്കിലും ആദരവ് കൂടുതൽ കിട്ടുമെന്നോ ആദരവ് കുറഞ്ഞു പോകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിനുള്ള ശേഷിയൊന്നും എനിക്കില്ല. ആദരിക്കേണ്ടവനാണെങ്കിൽ സമൂഹം ആദരിക്കും. സമൂഹം എന്ന് ഞാൻ പറയുന്നില്ല, സത്തുക്കൾ ആദരിക്കും. അവരറിഞ്ഞ് ആദരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മളാരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതാ വേറൊരു വൈചിത്രം കാണുന്നതാണ്. ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യനായി വരുന്നു. അവൻ സർവവും സമർപ്പിച്ചാണ് ഗുരുവിന്റെ അടുത്ത് വരുന്നത്. അവൻ ഗുരുവിന്റെ മഹത്വം എന്തോക്കെ മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. ഗുരുവിനുള്ള ശ്രദ്ധ ഭക്തികൾ കൊണ്ടാണ് വരുന്നത്. ഗുരുവിനെ ആദരിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കരുതുന്നത് ഞാൻ കാരണമാണ് ഗുരു വലുതായെന്ന്. ഗുരുവിന്റെ മഹത്വം മനസ്സിലാക്കിയാണ് ഞാൻ ഗുരുവിന്റെ സന്നിധിയിൽ വന്നതെന്നുള്ളത് വിസ്മരിച്ചിട്ട് എത്രയോ ശിഷ്യന്മാരങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നോടൊരു ശിഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ശിഷ്യന്റെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയും, ഞാനും കൂടെ ചേർന്നിട്ടാണ് ഗുരുവിനെ വലുതാക്കിയത്. ഞാൻ ചോദിച്ചപ്പോൾ ഗുരു വലുതാണെന്ന് അറിയാതെയാണോ നിങ്ങൾ ഗുരുവിനെ സമീപിച്ചത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു, മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ശിഷ്യന്മാർ കരുതുന്നവരുണ്ട്. പിന്നെ ഗുരുവിനെ വലുതാക്കാനാണ് ശ്രമം, സ്വയം വലുതാകാനല്ല. ഗുരു വലുതായി എന്നുള്ള കാര്യം ഇയാൾ വിസ്മരിച്ചു പോകുന്നു. ഗുരു വലുതായതുകൊണ്ടാണ് താൻ ശിഷ്യനായി ഗുരുവിന്റെ മുമ്പിലെത്തി എന്നുള്ള കാര്യം ഇയാൾ വിസ്മരിക്കുന്നു. എന്നിട്ട് ഗുരുവിനെ വലുതാക്കാനുള്ള ശ്രമമാണ് പലരും നടത്തുന്നത്. എന്നാ തോന്നും, ഗുരു ഇവനെ ആശ്രയിച്ചിട്ടാണ് ഗുരു വലുതായതെന്ന് തോന്നും പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ വരുന്ന ശിഷ്യന്മാരുമുണ്ട്. കഥ പറയുന്നതല്ല, നേരിട്ടുള്ള അനുഭവം പറയുകയാണ്. അതുകൊണ്ട് അതല്ല മഹത്വം എന്ന് പറയുന്നത്, ആദരിക്കപ്പെടേണ്ടതാണ്, അത് ആവശ്യപ്പെടേണ്ടതല്ല. അതെവിടെയും ആദരിക്കപ്പെടും, അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആരും ഒരു ഗുരുവിനെയും നമ്മൾ വലുതാക്കിയിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുവിനെ താഴ്ത്തിയിട്ടേ ഉള്ളൂ. ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചെന്ന് വരും, ഓ നീ ഇന്ന ഗുരുവിന്റെ ശിഷ്യനാണോ, അങ്ങനെ നിന്നെ പോലെ ഒരു ശിഷ്യനെ ആ ഗുരു സൃഷ്ടിച്ചല്ലോ എന്ന് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അതീ കവിഞ്ഞ് ഗുരുവിനെ ആരും മഹത്വപ്പെടുത്തുന്നില്ല. മഹത്വം എന്ന് പറയുന്നത് അത് അവരുടെ സ്വരൂപമാണ്, ഗുരുക്കന്മാരുടെ സ്വരൂപമാണ്. അതവർ പിടിച്ചെടുക്കുന്നതെന്നല്ല, അതാരും ഉണ്ടാക്കി കൊടുക്കുന്നതുമല്ല. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരിക്കലും ശ്രമിക്കേണ്ട കാര്യമില്ല. മറിച്ച് സാധനയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവിടെ ബാഹ്യമായി മൗനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് പറയുന്നത്. നമ്മൾ മൗനം സ്വീകരിക്കുന്നു, വാക് സംയമം ഒരു പരിധിവരെ സഹായിക്കും, ആത്മാർത്ഥതയോടുകൂടിയാണത് ചെയ്യുന്നതെങ്കിൽ. പക്ഷേ ഭാഷകാരൻ പറയുന്നു അത് പോരാ, മനസ്സംയമം കൂടി വേണം. മനസ്സംയമത്തിന് വേണ്ടി വാക് സംയമം സ്വീകരിക്കുക. മനസ്സംയമപൂർവകോ വാക് സംയമം, മനസ്സംയമപൂർവകമായിട്ടുള്ള വാക് സംയമം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഗ്മൗനം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിന്റെ മൗനം ശീലിക്കണമെന്നാണ്. ആദ്യം വേണ്ടതാണ് മനസ്സിന്റെ മൗനം, അത് പരമാർത്ഥമാണ് താൻ. മനസ്സിന്റെ സംയമം ശീലിക്കുന്നതിന് അത് ശീലിച്ചുകൊണ്ട് പുറമേ വാക്കിന്റെ സംയമവും ശീലിക്കുക. അതാണ് രമണ മഹർഷി മൗനം സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ മനസ്സ് ആദ്യം തന്നെ മൗനത്തെ പ്രാപിച്ചതുകൊണ്ടാണ്, പൂർവ സംസ്കാരം കൊണ്ട്. ജന്മനാൽ തന്നെ മനസ്സ് മൗനത്തെ പ്രാപിച്ചു. ആ മനസ്സിന്റെ മൗന അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് മനസ്സിലായ എന്താണ്, ഈ വാക് വ്യവഹാരം വ്യർത്ഥമാണ്, ഇതുകൊണ്ടൊന്നും നേടാനില്ല തനിക്ക്. അതുകൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹം, വാക്കിലും മൗനത്തെ പ്രാപിച്ചു. അതുകൊണ്ട് നമ്മൾ വെറുതെ വാക് മൗനം ശീലിച്ചിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ദമ്ഭപൂർവകമായിട്ടുള്ള സാധനയായി വാഗ്മൗനത്തെ സ്വീകരിക്കാൻ പാടില്ല. കാര്യേണ കാരണമുച്ചതേ. അതുകൊണ്ട് മൗനം എന്ന് പറയുന്നത് കൊണ്ട് മൗനത്തിന്റെ അർത്ഥം സംസാരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ, അതുകൊണ്ടാണ് അതിന് കാര്യമെന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറയുന്ന കാരണത്തെയാണ്, മനസ്സിന്റെ മൗനത്തെയാണ്, കാരണം മാനസ തപസ്സിനെ കുറിച്ചാണ് പറയുന്നത്, അത് മുഖ്യം. അതുകൊണ്ട് ഭാഷ്യക്കാരൻ പറഞ്ഞു നിർത്തുകയാണ്, മനസ്സംയമോ മൗനീ. മൗനി എന്ന് പറഞ്ഞാൽ മനസ്സംയമുള്ളവനാണ്. അപ്പൊ മനസ്സിന്റെ ശരിയായ സംയമം വന്നു കഴിഞ്ഞാൽ പിന്നെ വാക്കിന്റെ സംയമം വേണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, മഹാത്മാക്കൾ അവർ സംസാരിച്ചുകൊണ്ടിരുന്നാലും മൗനി തന്നെ. മനസ്സിന്റെ ആ മൗന നില വിടാതെ തന്നെ അവർക്ക് വാക്കുകൊണ്ട് വ്യവഹരിക്കാം, സംസാരിക്കാം. എല്ലാ മഹാത്മാക്കളും അങ്ങനെയാണ്. അതുകൊണ്ട് അതാണ് മുഖ്യം. അതിനുവേണ്ടി നമുക്ക് ബാഹ്യമായി വാഗ്മൗനവും സ്വീകരിക്കാം ഒരു പരിധി വരെ. അടുത്ത് പറയുന്നു, ആത്മവിനിഗ്രഹ മനോനിരോധ സർവത സാമാന്യരൂപാത്മവിനിഗ്രഹ വാഗ്വിഷയസീവ മനസ്സുക സംയമവും മൗനം. ഈ മൗനമെന്നും മനോനിരോധമെന്നും പറയുന്ന രണ്ടു ഒന്നാണ്. എന്നാലിവിടെ രണ്ടിനെയും പ്രത്യേകിച്ച് എടുത്തെന്തുകൊണ്ട് പറഞ്ഞു? അത് ഭാഷ്യകാരം പറയുന്നു, പൊതുവേ മനോനിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലും മനസ്സ് മൗന നിലയിലിരിക്കുക, അതിന്റെ എല്ലാം ഒരു ആധിപത്യം മനസ്സിനുണ്ടായിരിക്കുക, മനസ്സ് അതിന്റെ പുറകെ പോകാതിരിക്കുക, അല്ലെങ്കിൽ മനസ്സ് ഇച്ഛിക്കുന്നിടത്ത് മാത്രം അത് പോവുക. അങ്ങനെയെല്ലാം വരുമ്പം മനോ മൗനം വന്നു. അതാണ് ആത്മവിനിഗ്രഹം എന്ന് പറയുന്നത്. അത് മനോനിരോധമാണ്. അത് സർവത സാമാന്യരൂപ, അത് പൊതുവുള്ളതാണ് ആത്മവിനിഗ്രഹം എന്ന് പറയുന്നത്. അത് ഏത് ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചും പറയാം. അവിടെ മനോനിരോധം വേണമെന്ന് പറയാം. ചിത്തവൃത്തി നിരോധം എന്നും യോഗശാസ്ത്രത്തിൽ പറയുന്നത് വേറെ തരത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. ആത്മവിനിഗ്രഹം തന്നെ. വാഗ്വിഷയസീവ മനസ്സുക സംയമോ മൗനം, ഇത് വിശേഷം. എന്നാലും എല്ലാം മൗനമാണെങ്കിലും വാക്വിഷയത്തെ സംബന്ധിച്ച് മനസ്സിൽ വരുന്ന സംയമം എന്ന് പറയുമ്പോൾ, നമ്മൾ വാക്കുകൊണ്ട് സംസാരിക്കാതിരുന്നാലും മനസ്സുകൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം വാഗ്മൗനത്തിന് അർത്ഥമില്ലാതെ വരും. അതുകൊണ്ട് ഭാഷകാരൻ എടുത്തു പറയുന്നു, വാഗ്വിഷയസീവ മനസ്സഹ സംയമം എന്നാണ്. വാഗ്വിഷയത്തെ സംബന്ധിച്ച് മനസ്സിൽ മൗനം വരണം. നമുക്കറിയാമല്ലോ, നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ സംസാരിക്കും, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സംസാരിക്കും, ഇങ്ങനെയൊക്കെ സംസാരിച്ചു എവിടെ? മനസ്സിൽ, പുറമേ അല്ല. സംസാരിക്കുക മാത്രമല്ല, കാണും, കേൾക്കും, എല്ലാം ചെയ്യും. എല്ലാം മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ടുള്ളതും കാണാനുള്ളതും ധ്യാനിക്കുമ്പോൾ കാണും, കേട്ടിട്ടുള്ളതും കേൾക്കാനുള്ളതും ധ്യാനിക്കുമ്പോൾ കേൾക്കും. അനുഭവം തന്നെ എല്ലാവരുടെയും. അവിടെ എന്തു പറയുന്നു, ഇതിന്റെ എല്ലാത്തിന്റെയും വിനിഗ്രഹം വേണം, ആത്മവിനിഗ്രഹം. എന്നാലും വലിയ ശല്യം ഉണ്ടാകുന്നത് വാഗിന്ദ്രിയമാണ്. വാഗിന്ദ്രിയത്തെ നിയന്ത്രിച്ച് മൗനത്തിലിരിക്കുന്ന ആള് എന്താണ്, വാഗ്വിഷയത്തിൽ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതായി കാണുന്നുണ്ട്. എന്നുവെച്ചാൽ മനസ്സുകൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളെല്ലാവരും സാധാരണ മനസ്സുകൊണ്ട് സംസാരിക്കാറുണ്ട്. ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിന്റെ ഒരു ശീലമാണ് അത്. ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം മൗനം എന്ന് പറഞ്ഞത്. അതിന് മനസ്സുകൊണ്ട് തന്നെ നിയന്ത്രിക്കണം. അത് മുഖ്യമായതുകൊണ്ട് അതിനെ എടുത്തു പറഞ്ഞു. പിന്നെ മറ്റുള്ള ഇന്ദ്രിയങ്ങളെല്ലാം സംബന്ധിച്ചും മനസ്സിന് അതുപോലെ ഒരു മൗനം വരണം എന്ന് പറയുന്നു. അടുത്തു പറയുന്നത് ഭാവസംശുദ്ധി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാവസംശുദ്ധി. പരേർ വ്യവഹാരകാലേ അമായാവിത്വം ഭാവസംശുദ്ധി. മറ്റുള്ളവരോട് നമ്മുടെ മനസ്സിൽ ഈർഷ്യ തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു, അല്ലെങ്കിൽ അസൂയ തോന്നുന്നു. ഇതെല്ലാം നമ്മൾ തോന്നിയാലും മുഖത്ത് നോക്കി ഭംഗിയായിട്ട് നമ്മൾ ചിരിക്കും. ഇതാണ് പരേർ വ്യവഹാരകാലേ മായാവിത്വം എന്ന് പറയുന്നത്. അന്യരുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിൽ നമ്മൾ നിരന്തരം മായാവികളാണ്. സ്വാമിമാരുടെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല. അത് വരാൻ പാടില്ല. അതാണ് അമായാവിത്വം എന്ന് പറയുന്നത്. ഈർഷ്യ, അസൂയ തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയോട് അതെല്ലാം മറച്ചു വച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് തൽക്കാലം ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. പോകുമ്പോൾ അടുത്തിരിക്കുന്നവനോട് പറയുക, ഇവനിങ്ങനെത്തവനാണ് എന്ന് അടുത്തിരുന്നവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അവനറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവനറിയാത്ത ഭാഗങ്ങളോടി പറഞ്ഞു കൊടുക്കുക. ഇതാണ് മായാവിത്വം എന്ന് പറയുന്നത്. ഇതൊക്കെ സാധാരണ മനുഷ്യരുടെ എല്ലാ മനുഷ്യരുടെയും വ്യവഹാരത്തിലുള്ള കാര്യങ്ങളാണ്, ദൈനംദിന പ്രവർത്തനങ്ങളിലുള്ളതാണ്. ആ മായാവിത്വം ഇല്ലാതെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചന്ദ്രയോഗി സ്വാമി ഇതൊക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? ഇതൊക്കെ മാറ്റണമെന്ന് ചിന്തിക്കുന്നവനാണ് ഇതൊക്കെ ബുദ്ധിമുട്ട്. അത് മാറ്റണ്ടെന്ന് ചിന്തിക്കുന്നവന് ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇതൊക്കെ അവർക്കൊരു സുഖമാണ്. പരദൂഷണം പറയുന്നവന് അത് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. അതൊരു വലിയ സുഖമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പക്ഷെ അത് തന്നിൽ നിന്ന് മാറ്റണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്, പ്രയാസമുള്ള കാര്യമാണ്. ആധ്യാത്മിക സാധനങ്ങളെക്കുറിച്ച് ഒരിടത്തും ഒരു ആചാര്യനും ഇത് എളുപ്പമുള്ളതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ മുക്തി എളുപ്പമുള്ളതാണെന്ന് പറയും, അത് വേറെ കാര്യം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നു, സാധനങ്ങളെക്കുറിച്ച്. അതിനെക്കുറിച്ച് പറയുന്ന അടുത്തല്ല എന്ത് പറയും? ക്ഷുരസ്യ ധാര, ഇത് വളരെ കഠിനമാണ്. മോക്ഷം സുഖമുള്ള ഏർപ്പാടാണ്, പക്ഷെ തപസ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തപസ്സിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഭാവസംശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഉള്ളും പുറവും ഒരുപോലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മൂടി വയ്ക്കാതിരിക്കുക. ഈ കാവയും മഞ്ഞയും വെള്ളയും എല്ലാം ഒരിക്കലും നമ്മളിതൊക്കെ മൂടി വയ്ക്കാൻ ഉപയോഗിക്കാതിരിക്കുക. അതാണ് ഞാൻ ഇതിനെക്കുറിച്ച് തുറന്ന് ചർച്ച ചെയ്യുന്നത്. ആ ഭാവസംശുദ്ധി ആർജിക്കുക. വേണമെങ്കിൽ ഇതെല്ലാം കൊണ്ട് ഇതിനെ മൂടി വയ്ക്കാം. മൂടി വയ്ക്കാൻ പറ്റിയ കാര്യങ്ങളാണിത്. മൂടി വച്ചില്ലെങ്കിൽ നമുക്ക് ഭയമാണ്, ആന്തരികമായ ഭയം. സമൂഹം എങ്ങനെ കാണും? സമൂഹം എങ്ങനെ ആദരിക്കും? ശ്രദ്ധ അതിലൊക്കെ ആണെങ്കിൽ ഇത് മൂടി വയ്ക്കേണ്ടി വരും. അതിലൊന്നുമല്ല ശ്രദ്ധയെങ്കിൽ ഇതൊന്നും കൊണ്ട് ഇതിനെ മൂടി വയ്ക്കരുത്. മനസ്സ് തുറന്ന് തന്നെ ചിന്തിക്കണം. അകത്തിരിക്കുന്നതിനൊക്കെ പുറത്തേക്ക് തെളിച്ചെടുക്കണം, എന്നിട്ട് അതിനെ പുറത്ത് തള്ളണം. എന്നാലേ ഈ ഭാവസംശുദ്ധി വരത്തുള്ളൂ. സ്വയം ചിന്തിച്ചാൽ മതി. ഇവിടെ ഭാഷകാരം പറയുന്നത് സ്വയം ചിന്തിച്ചാലും പോരാ. പരേർ വ്യവഹാരകാലേ, മറ്റുള്ളവരുമായിട്ടുള്ള വ്യവഹാരകാലത്തിലും എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ സത്സംഗത്തിലും ഇതൊക്കെ പറയണമെന്നാണ്. അമായാവിത്വം, ഭാവസംശുദ്ധി അത് വേണം. ഞാൻ കൂടുതൽ പറഞ്ഞ് ആർക്കും മനഃപ്രയാസം ഉണ്ടാക്കുന്നില്ല. സ്വയം ചിന്തിച്ച് മനസ്താപപ്പെടുക. അതാണ് ഇതിന് വേറൊരു വഴി. ഇത്യേത തപഹ മാനസമുച്ചതി, ഇതാണ് മാനസമായ തപസ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇനി പറയുന്ന ഓരോ അക്ഷരങ്ങളും ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യങ്ങളാണ്. വാസ്തവത്തിൽ നമ്മളിതിനെ ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചാൽ ശരിക്കും മനസ്താപം വരും, ശരിക്കും അസ്വസ്ഥതകൾ വരും, ശരിക്കും കരയും. മറ്റാരെങ്കിലും കരയിക്കുന്നതിലും നല്ലത് സ്വയം കരയുന്നതാണ്. അത് കുറച്ചുകൂടി ശക്തമായി വരുന്നു. ചില പറയാറുണ്ടല്ലോ ഭഗവാന് വേണ്ടി കരയണമെന്ന്. ഈ ഭഗവാന് വേണ്ടി കരയണം അത് മുഖ്യം, പക്ഷെ അതിനു മുമ്പ് തനിക്ക് വേണ്ടിയൊന്ന് കരയണം. താനിങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ള വിചാരിച്ചൊന്ന് കരയണം. അത് കരഞ്ഞാലേ പിന്നെ ഭഗവാന് വേണ്ടി കരയാൻ പറ്റും. അതിന് ഈ ഭാഗങ്ങളൊക്കെ ശരിക്കൊന്ന് ചിന്തിക്കണം. ചിന്തിച്ചാൽ ശരിയാവും. മനഃപ്രസാദ സൗമ്യത്വം മൂനം ആത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യതേ ശ്രദ്ധയാ പരയാ തപ്തം തപസ്ത്രിവിധം നരൈ അഫലാകാംക്ഷിഭിർയുക്തൈ ശാക്തികം പരിചക്ഷതേ സത്കാരമാനപൂജാർത്ഥം തപോദംഭേന ചൈവയത് ക്രിയതേ തദിഹ പ്രോക്തം രജസം ചലമധ്രുവം മൂഢഗ്രാഹേണാത്മനോയത് ഇടയാ ക്രിയതേ തപഃ പരസ്യോസാധനാർത്ഥം വാ താമസമുദാഹൃതം ദാതവ്യമിതി യദ്ദാനം യതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം യത് പ്രത്യുപകാരാർത്ഥം ഫലം ഉദ്ദേശ്യ വാ പുനഃ ദിയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദിയതേ അസത്കൃതം അവജ്ഞാതം താമസമുദാഹൃതം ഓം തത് സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃത ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാഃ തസ്മാദ് ഓമിത്യുദാഹൃത്യ യജ്ഞദാനതപക്രിയാഃ പ്രവർത്തന്തേ വിധാനോക്ത സതതം ബ്രഹ്മവാദിനാം തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത്ര യുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സത്ശബ്ദപാർത്ഥ യുജ്യതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ അശ്രദ്ധയാഹുദം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യതേ പാർഥ നച തത്രേത്യ നോയിഹ. പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.